സ്മരിച്ചുകൊണ്ട് ശ്രീമദ് ഭഗവത്ഗീത 15-ാം അധ്യായം 11-ാം ശ്ലോകം. യതന്തോ യോഗിനശ്ചൈനം പശ്യന്ത്യാത്മന്യവസ്ഥിതം യതന്തോപ്യകൃതാത്മാനോ നൈനം പശ്യന്ത്യചേതസഃ. കേചിത്തു യതന്തഃ പ്രയത്നം കുർവന്തോ യോഗിനശ്ച സമാഹിതചിത്താഹ ഏനം പ്രകൃതം ആത്മാനം പശ്യന്തി അയം അഹം അസ്മി ഇത്യുപലഭന്തേ ആത്മനിസ്വസ്യാം ബുദ്ധൗ അവസ്ഥിതം യതന്തോ വി ശാസ്ത്രാദി പ്രമാണൈർ അകൃതാത്മാനോ അസംസ്കൃതാത്മാനഃ തപസ്സ ഇന്ദ്രിയജയേന ച ദുശ്ചരിതാദനുപരതാഹ അശാന്തദർപ്പാത്മാനഃ പ്രയത്നം കുറുവന്തോ വി നൈനം പശ്യന്തി അചേതസോ വിവേകിനഃ. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ ജ്ഞാനചക്ഷുസിനെ കുറിച്ചാണ്. പരമാർത്ഥ ജ്ഞാനം എന്ന് പറയുമ്പോൾ അവിടെയൊന്നും ആർജിക്കാനില്ല. ഈ മായാമോഹങ്ങളെല്ലാം ദൂരീകരിക്കുക. ദൂരീകരിക്കുമ്പോൾ അവന് ജ്ഞാനം തന്നെ ചക്ഷുസായിത്തീരുന്നു. പിന്നെ ആത്മാവിനെ പരമാത്മപ്രാപ്തിക്ക് പിന്നെ അവന് മറ്റൊരു കണ്ണിൻ്റെ ആവശ്യമുണ്ട്. അതാണ് മുമ്പ് പറഞ്ഞത്. അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരുടെ അവസ്ഥയാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അതിനെ സംബന്ധിച്ച് ഇവിടെ ഒരു ചോദ്യം. മരണശേഷം സൂക്ഷ്മ ശരീരത്തിന്റെ പ്രയാണ ദൈർഘ്യം എത്രയാണ്? ജീവന്റെ ഗതി എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിശ്ചയിച്ചിരിക്കുന്നത്? സൂക്ഷ്മ ശരീരത്തിൽ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങൾ ശരിയായിട്ടല്ലാത്ത ഒരു ജീവന്റെ വാസനാപൂർത്തീകരണം എങ്ങനെയാണ്? ഒരു ജീവൻ പുതിയ ശരീരം തിരഞ്ഞെടുക്കുന്നത് വാസനാനുവർത്തിക്ക് വേണ്ടിയാണല്ലോ. എന്നാൽ അത് സാധിക്കാതെ വരുന്നത് എന്തുകൊണ്ടാണ്? ഉദാഹരണം, ഊമയ്ക്ക് പാടുവാനും ബധിരന് സംഗീതം കേൾക്കുവാനും ഉള്ള വാസനയുണ്ടല്ലോ. ഇങ്ങനെയുള്ള ജീവൻ എന്തുകൊണ്ടാണ് അപൂർണമായ സ്ഥൂല ശരീരം തിരഞ്ഞെടുക്കുന്നത്? ആദ്യം ഇവിടെ ചോദിക്കുന്നത് മരണശേഷ സൂക്ഷ്മ ശരീരത്തിന്റെ പ്രയാണ ദൈർഘ്യം എത്രയാണ്? മരണത്തിന് ശേഷം സൂക്ഷ്മ ശരീരം ഇവിടെ ഉദ്ദേശിക്കുന്ന ഇതായിരിക്കും, എത്ര കാലം സഞ്ചരിക്കും എന്നാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, മരണശേഷമുള്ള ജീവന്റെ ഗതി, മരണശേഷമല്ല മരിക്കുന്നതിന് മുമ്പും ജീവന്റെ ഗതി ഇവിടെ എന്താണെന്നുള്ളതിന് നമുക്കൊരു സമാധാനം പറയാൻ പറ്റും. ഒരേ ഒരു സമാധാനം മാത്രം. എന്താണോ അത്, ഈശ്വരന്റെ നിയമം അനുസരിച്ച്. അത് കഴിഞ്ഞ ദിവസവും പറഞ്ഞു. ഈശ്വരൻ ഇതിനൊരു നിയമം സങ്കല്പിച്ചിട്ടുണ്ട് ജീവന്റെ ഗതിക്ക് വേണ്ടി. അതനുസരിച്ച് ജീവൻ പോകുന്നു മരണശേഷം. അത് ഓരോ ജീവനും എത്ര കാലം അങ്ങനെ സഞ്ചരിക്കണം, എവിടെയെല്ലാം പോകുന്നു, ഇതൊന്നും മനുഷ്യന്റെ ബുദ്ധിക്ക് വിഷയമായ കാര്യങ്ങളല്ല. മനുഷ്യനതിനെക്കുറിച്ചൊന്നും ഒരു വളരെ ചെറിയൊരു അളവിലല്ലാതെ അതിനെക്കുറിച്ച് ഒന്നും പറയാൻ പറ്റത്തില്ല. ഭഗവാൻ തന്നെ നമുക്ക് പറഞ്ഞു എന്താണ്, ഗഹന കർമ്മണോഗതി. അർജുനോട് പറഞ്ഞു, നീ ഈ കർമ്മഗതികളെ കുറിച്ചൊന്നും ഒരുപാട് ചിന്തിച്ച് നിന്റെ തല ചൂടാക്കേണ്ട കാര്യമില്ല, കാരണം ഇതൊന്നും വെളിപ്പെടുന്ന കാര്യങ്ങളല്ല. നിന്റെ നൂലാമാലകളിലേക്ക് കൂടുതൽ ചിന്തിച്ചു പോയാൽ വട്ടുപിടിക്കും. കാരണം ഈശ്വരന്റെ സർവജ്ഞതയിൽ നിൽക്കുന്ന കാര്യങ്ങൾ ജീവന്റെ അത്പജ്ഞത കൊണ്ട് അളക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് എവിടെ ചെന്നെത്തും? ഒന്നുമില്ല. എന്നാലും ജീവന്മാരുടെ മനസ്സിനൊരു സമാധാനം വേണമല്ലോ. ചോദ്യം അതിനൊരു ഉത്തരം. അതിനുവേണ്ടി നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ ആചാര്യന്മാർ വെളിപ്പെടുത്തിയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു പൂർണ്ണ അറിവാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതൊരിക്കലും സാധ്യമേ അല്ല. അത് ഈശ്വരന് മാത്രമേ അറിയാൻ പറ്റൂ. എന്നാലും പൊതുവായി ഇതിനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ ഇത്തരം ശാസ്ത്രഗ്രന്ഥങ്ങളിലൊക്കെ വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്താണ്? ഒരു ജീവൻ ആ സൂക്ഷ്മ ശരീരത്തിൽ മരണശേഷം എത്ര കാലം സഞ്ചരിക്കും, ഇതൊക്കെ മനുഷ്യർക്ക് വളരെ ജിജ്ഞാസയുണ്ടാകുന്നതും അറിയാൻ താല്പര്യമുള്ളതുമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ പലരും ഇതിനെക്കുറിച്ചൊക്കെ വളരെ കൽപ്പനകൾ, ഭാവനകൾ പൊടുപ്പും തൊങ്ങലുമൊക്കെ വെച്ച് എഴുതി പിടിപ്പിച്ച് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം ആധികാരികത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരവരുടെ ഭാവനയല്ലാതെ മറ്റൊന്നുമില്ല. അങ്ങനെ മരണാനന്തര ജീവിതം തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് ഒരുപാട് പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അതിനൊന്നും ആധികാരികതയില്ല. നമ്മുടെ ഭാവനയിൽ കൽപ്പനയിൽ ഏത് കാര്യങ്ങളും നമുക്ക് ഒരുപാട് പരത്തി പറയാം. അതിനൊരു ശാസ്ത്രീയമായ അടിത്തറ കിട്ടാൻ പ്രയാസമാണ്. കാരണം അത് അതീന്ദ്രിയമായ വിഷയങ്ങളാണ്. സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഏറെക്കുറെ അതീന്ദ്രിയമാണ്. സ്ഥൂല ശരീരത്തിലുള്ള അതിന്റെ സാന്നിധ്യം മാത്രമേ നമുക്ക് വിഷയമാകുന്നുള്ളൂ. അതിലൊരു പരിധിവരെ യോഗി പ്രത്യക്ഷമാണെന്ന് പറയും, യോഗികൾ പറയുന്നു. അതിനും ഒരു പരിമിതിയുണ്ട്. ഈശ്വരന്റെ സർവജ്ഞതയെ ഇതൊന്നും കൊണ്ട് അളക്കാൻ കഴിയത്തില്ല. എന്നാലും പൊതുവെ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ പരിമിതമായ ബുദ്ധിക്ക് വെളിപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കുറേയൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നുള്ള കാര്യങ്ങൾ വച്ച് ചിന്തിക്കുമ്പോൾ ഇതൊക്കെ പറയുന്നത് എങ്ങനെയാണ്, എന്താണോ അതിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത് അവൻ്റെ കർമ്മമാണ് നിശ്ചയിക്കുന്നത്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ സൂക്ഷ്മ ശരീരം നമ്മുടെ ഭൗതികമായ കാലദേശ നിയമങ്ങൾക്ക് അപ്പുറമാണ് സൂക്ഷ്മ ശരീരത്തിന്റെ നിയമങ്ങൾ. എന്നുവെച്ചാൽ ഇവിടുത്തെ കാലത്തിനും ദേശത്തിനുമൊക്കെ കൃത്യമായ നിയമങ്ങളുണ്ട്. കാലനിയമം എന്ന് പറഞ്ഞാൽ ഇന്നലെ, ഇന്ന്, നാളെ, ഇതാണ് കാലത്തിന്റെ നിയമം. ഭൂതം, വർത്തമാനം, ഭാവി, ഇതാണ് കാലനിയമം. ഇന്ന് കഴിഞ്ഞ് നാളെ വരുന്നു, അത് കഴിഞ്ഞ് അടുത്ത ദിവസം വരുന്നു, ഭൂതകാലം കഴിഞ്ഞ് വർത്തമാനം വരുന്നുള്ളൂ. ഈ കാലനിയമം, ഇത് ഭൗതികമായ കാലനിയമമാണ്. സൂക്ഷ്മത്തിൽ ഇത്തരം കാലനിയമമില്ല, അല്ലെങ്കിൽ അവിടെയുള്ള കാലനിയമം നമുക്ക് പിടിയില്ല. എന്താണ് അത്? വാസിഷ്ഠത്തിൽ മറ്റും പറയും. ഒരാൾ ആ കാലബോധത്തിന്റെ വൈചിത്രത്തെക്കുറിച്ച്, ഒരാൾ ഇന്നൊരാൾ മരിക്കുന്നു, അയാൾ വേറൊരിടത്ത് ജനിച്ചത് ഇന്നലെ, അങ്ങനെ നിമിഷം കൊണ്ട് ജന്മം, യുഗങ്ങൾ എല്ലാം പോകുന്നു. അത് മറ്റൊരു തലത്തിലാണ്. ഈ കാലനിയമങ്ങളൊന്നും ബാധകമല്ലാത്ത വേറെ തലത്തിൽ. അവിടെയാണ് ഈ സൂക്ഷ്മ ശരീരത്തിന്റെ ഗതിയും മറ്റും. അതുകൊണ്ട് നമ്മുടെ ഈ കാലബോധത്തിൽ നിന്നുകൊണ്ട് അത് എത്ര മാസം എത്ര വർഷം എങ്ങനെ സഞ്ചരിക്കും എന്നൊക്കെ ചോദിക്കുന്ന അബദ്ധം തന്നെയാണ്. ഈ കാലനിയമങ്ങൾ സഞ്ചരിക്കുന്നത് ഈ ദേശത്തിലൂടെയല്ല. സൂക്ഷ്മ ശരീരം ഏതു വഴിയായിരിക്കും സഞ്ചരിക്കുന്നത്? നമ്മൾക്ക് പരമാവധി ചിന്തിക്കാവുന്നുള്ളത് ആകാശം, ആകാശത്തിലൂടെ സഞ്ചരിക്കുന്നതാണ്. ആകാശം സ്ഥൂലമായ ദേശമാണ്. സൂക്ഷ്മ ശരീരത്തിന് സഞ്ചരിക്കുന്നതിന് സ്ഥൂലദേശത്തിന്റെ ആവശ്യമില്ല. സ്ഥൂലത ആശ്രയിച്ചിട്ടില്ല. അതേസമയം സ്ഥൂല ശരീരത്തിന് സഞ്ചരിക്കണമെങ്കിൽ സ്ഥൂലതയെ ആശ്രയിച്ചേ പറ്റൂ. സ്ഥൂലദേശത്തിലൂടെ സഞ്ചരിക്കുന്നു, ഒരു ദേശത്ത് നിന്ന് വേറെ ദേശത്ത് പോകും. സൂക്ഷ്മ ശരീരത്തെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥൂലദേശത്തെ അത് ആശ്രയിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ സങ്കല്പിക്കുന്ന പോലെ മരിച്ച ഉടനെ തന്നെ ഈ ശരീരത്തിൽ നിന്നും ഈ സൂക്ഷ്മ ശരീരത്തോടുകൂടിയ ജീവൻ പുറത്തിറങ്ങി ഈ എന്താണ് ഉപഗ്രഹങ്ങളും മറ്റ് സഞ്ചരിക്കുന്ന പോലെ ആകാശത്തൂടെ സഞ്ചരിച്ച് വേറെ ഒരു ശരീരത്തിൽ ചെന്ന് കയറുകയല്ല ചെയ്യുന്നു. ഇത്തരം ഒരു മാധ്യമം നമ്മൾ സ്ഥൂലമായി അനുഭവിക്കുന്ന ഒരു മാധ്യമങ്ങളും ആശ്രയിച്ചല്ല അതിന്റെ ഗതിവിഗതികളല്ല, പ്രാണസഞ്ചാരവും മറ്റും. അതുകൊണ്ട് അതിനെക്കുറിച്ച് നമുക്ക് ഒന്ന് ചിന്തിക്കാൻ കഴിയത്തില്ല. എപ്പോഴെങ്കിലും അത് പ്രകടമാകുന്നത് ജീവന്മാർക്ക് അത് സ്ഥൂലതയെ ആശ്രയിച്ചിട്ടുള്ളതാണ്. ഈ സ്ഥൂല ശരീരത്തെ ആശ്രയിച്ചത് പ്രകടമാകുന്നു. അത്രമാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റൂ. ഈ സൂക്ഷ്മ ശരീരം ഈ സ്ഥൂലദേശത്തിലൂടെ ആകാശദേശത്തിലൂടെ സഞ്ചരിച്ച് മറ്റ് ദേശങ്ങളിൽ പോകുന്നു എന്നൊക്കെ ഭാവനയിൽ ചിലർ കണ്ടെഴുതിയിട്ടുണ്ട്. അത് ഈ സ്ഥൂലവും സൂക്ഷ്മവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ വയ്യാത്തതുകൊണ്ടാണ്. പ്രധാനമായിട്ടും വ്യത്യാസം വരുന്നത് സ്ഥൂലമാണ് ഈ ഭൗതികത്തിന്റെ സ്ഥലം. ഇവിടെ നമ്മൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്, ബാഹ്യമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ് ഭൂതം എന്ന് പറയുന്നത്? തന്മാത്രകളാണ് പഞ്ചഭൂതങ്ങൾ. ആ തന്മാത്രകൾ പരിണമിച്ചുണ്ടായിരിക്കുന്നത് സർവമാണ് ഭൗതികം. ഈ ഭൗതികത്തിലാണ് നമ്മൾ വസ്തു ശക്തി എന്നെല്ലാം പറയുന്നത്, ഭൗതികത്തിലാണ്, ഭൂതങ്ങളിലല്ല. വസ്തു എന്ന് പറയുന്നത് പദാർത്ഥങ്ങൾ, നമ്മൾ പരിചയപ്പെടുന്ന പദാർത്ഥങ്ങളെല്ലാം ഭൗതികമാണ്. നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ മാറ്റർ എനർജി എന്നൊക്കെ പറയുന്നത്, ഊർജം പദാർത്ഥം ഇത് രണ്ടും ഭൗതികത്തിലാണ്, ഭൂതങ്ങളിലല്ല. ഭൂതങ്ങളിൽ എന്താണുള്ളത്? ഊർജമല്ല, പ്രാണനാണ്. അത് വേറെ, ഊർജം വേറെ. അതായത് പഞ്ചഭൂതങ്ങളുടെ പരിണാമത്തിൽ നിന്ന് ആണ് ഈ ഊർജം ഉണ്ടാകുന്നത്. പഞ്ചഭൂതങ്ങളുടെ കൂടിച്ചേരലിലാണ് പ്രാണൻ നിലനിൽക്കുന്നത്. പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നത് തന്മാത്രകൾ. അത് സൂക്ഷ്മതലം, ഇത് സ്ഥൂലതലം. നമ്മളെ പരീക്ഷണ നിരീക്ഷണങ്ങളും കണ്ടെത്തലുകളും പഠനങ്ങളും ഭൗതികമായിട്ടുള്ള എല്ലാം നിൽക്കുന്നത് ഈ ഊർജത്തിന്റെ അല്ലെങ്കിൽ പദാർത്ഥത്തിന്റെ തലത്തിലാണ്. അതിന് പ്രാണനുമായിട്ടൊരു ബന്ധമില്ല. പ്രാണനിൽ എന്തെങ്കിലും പരീക്ഷണം നടത്തുന്നത് കേവലം ആന്തരികമായ പരീക്ഷണം മാത്രമേ അവിടെ നടക്കത്തുള്ളൂ. അത് നടത്തുന്നത് യോഗികൾ മാത്രമാണ്. ശരീരശാസ്ത്രമോ അല്ലെങ്കിൽ ആരോഗ്യശാസ്ത്രമോ ഒന്നും ഒരിക്കലും ഇന്നുവരെയും ഒരു പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെയും പ്രാണനിലെത്തിയിട്ടില്ല. ഒരു ഊർജത്തിന് നിൽക്കുന്നവരാണ്. നമ്മൾ ഉപകരണങ്ങളിലൂടെയൊക്കെ വെച്ച് നമ്മുടെ ശരീരത്തിന്റെ സ്ഥിതികളൊക്കെ പഠിക്കുമ്പോൾ അവിടെ കാണുന്നതെല്ലാം ഊർജത്തിന്റെ ചലനങ്ങളാണ്, പ്രാണന്റെ ചലനമല്ല. പ്രാണൻ എവിടുന്ന് വരുന്നു, പ്രാണൻ എങ്ങനെ നിലനിൽക്കുന്നു, പ്രാണൻ എങ്ങോട്ട് പോകുന്നു, ഇതൊന്നും അറിയാൻ പറ്റത്തില്ല. അപ്പം മരിച്ചു ശരീരം എന്ന് പറഞ്ഞാൽ അവിടെ ഊർജത്തിന്റെ നാശമാണ്. ഈ ശരീരത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഏതോ ഒരു ഊർജ്ജശക്തി നഷ്ടപ്പെട്ടു. ഇത്ര മാത്രമേ ഭൗതികശാസ്ത്രജ്ഞന് മനസ്സിലാക്കാൻ പറ്റൂ. പ്രാണന്റെ വരവോ പ്രാണന്റെ പോക്കോ ഒന്നും അറിയാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ ഈ ഭൗതികമായ മനസ്സ്, ഭൗതിക മനസ്സെന്ന് പറയുമ്പോൾ ഈ ഭൂതങ്ങളെക്കുറിച്ച് ഗ്രഹിക്കുന്ന ഈ മനസ്സ്, അതിനീ ഭൗതികമായ കാര്യങ്ങൾ മാത്രമേ മനസ്സിലാക്കുന്നതിനുള്ള ശീലമുള്ളൂ. യോഗികൾ അവരുടെ ഏകാഗ്രമായ അടുത്തു പറയും സമാഹിതജിത്തന്മാർ, മനസ്സുകൊണ്ട് ഈ ഇന്ദ്രിയ വിഷയമായ തലത്തെ അതിക്രമിച്ച് അതീന്ദ്രിയ തലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവർക്ക് ഈ പ്രാണന്റെയും മറ്റ് രഹസ്യങ്ങൾ ഏറെക്കുറെ വെളിപ്പെടുന്നു. അതുകൊണ്ട് അതിന്റെ ദൈർഘ്യവും മറ്റും നമ്മുടെ ഈ ബുദ്ധി കൊണ്ട് അറിയാൻ ശ്രമിക്കുന്നത് തന്നെ അബദ്ധമാണ്. എന്നാലും അതിന് നിയമം പറയുന്നുണ്ട്. എന്താണ്? ഒരു ശരീരം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ഈ പ്രാണൻ മറ്റൊരു ശരീരത്തെ പ്രാപിക്കുന്നതിന് എത്ര കാലം കാത്തിരിക്കേണ്ടി വരും? അത് പറയുന്നത് ചിലപ്പോൾ ഒരു ശരീരത്തെ വിടുന്നതിന് മുമ്പ് തന്നെ അത് മറ്റൊരു ശരീരത്തെ സ്വീകരിച്ചിരിക്കും. അവിടെ കാലദൈർഘ്യമേ ഇല്ല. ഒരു പ്രാണൻ ഒരു ശരീരം ഉപേക്ഷിക്കുന്നതിന് മറ്റൊരു ശരീരത്തെ സ്വീകരിച്ചിട്ടായിരിക്കും, അത് മുമ്പ് തന്നെ സംഭവിച്ചിരിക്കും, എന്നിട്ടായിരിക്കും ഈ ശരീരം വിടുന്നത്. ചിലപ്പോൾ അങ്ങനെയല്ല, മറ്റു ശരീരം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നു മറ്റു സ്ഥൂല ശരീരത്തെ. ചിലപ്പോൾ അങ്ങനെയല്ല സംഭവിക്കുന്നത്, ഈ സ്ഥൂലമല്ലാത്ത മറ്റ് ശരീരങ്ങളെ, ഇവിടെ തന്നെ മറ്റു ലോകങ്ങളെക്കുറിച്ച് പറയുന്നു, ആ ലോകങ്ങൾക്ക് യോഗ്യമായ അഗ്നി ലോകം, വായു ലോകം എന്നൊക്കെ പറയുന്നു, ആ ലോകങ്ങൾക്ക് പറ്റിയ ശരീരങ്ങളെ സ്വീകരിക്കുന്നു. അതിന് പ്രേത ശരീരം എന്ന് പറയുന്നു. എന്നുവെച്ചാൽ ഇതിൽ നിന്ന് വിട്ട ശരീരം, സ്ഥൂലത്തിൽ നിന്ന് വിട്ട ശരീരങ്ങളെ സ്വീകരിക്കുന്നു. അങ്ങനെ ശരീരങ്ങളെ സ്വീകരിക്കുന്നു. ചിലപ്പോൾ അങ്ങനെയല്ല, ശരീരം വിട്ടതിന് ശേഷം യോഗ്യമായ മറ്റൊരു സ്ഥൂല ശരീരത്തെ സ്വീകരിക്കുന്നു. പശുപക്ഷിയാദി ശരീരങ്ങളെ സ്വീകരിക്കുന്നു, മനുഷ്യ ശരീരത്തെ സ്വീകരിക്കുന്നു, ദേവശരീരത്തെ സ്വീകരിക്കുന്നു, യക്ഷ കിന്നര ഗന്ധർവ ശരീരങ്ങളെ സ്വീകരിക്കുന്നു, ഏത് ശരീരങ്ങളെയും സ്വീകരിക്കുന്നു. ഇതിൻ്റെ എല്ലാം നിയമം കർമ്മവിഭാഗം എന്ന് പറയുന്നത് യോഗശാസ്ത്രത്തിൽ. കർമ്മവിഭാഗം, കർമ്മത്തിൻ്റെ വിശേഷമായിട്ടുള്ള പരിഭാഗമനുസരിച്ച് അതിന് ഫലം കൊടുക്കുന്നതിനുള്ള പ്രാപ്തി, അതാണ് പാകം എന്ന് പറയുന്നത്. കർമ്മത്തിന് ഫലം കൊടുക്കുന്നതിനുള്ള പ്രാപ്തി അനുസരിച്ച് യോഗ്യമായ ശരീരങ്ങളെ സ്വീകരിക്കുന്നു. അതിനിവിടുത്തെ കാല നിയമങ്ങളൊന്നും ബാധകമല്ല. ഇന്നലെ ഇന്ന് നാളെ ഇന്ന് നമ്മൾ അറിയുന്ന കാല നിയമമനുസരിച്ചല്ല അത് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് കാലദൈർഘ്യമൊന്നും നമുക്ക് സങ്കല്പിക്കാനേ കഴിയത്തില്ല. ജീവന്റെ ഗതി എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിശ്ചയിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഒന്ന് മുഖ്യമായിട്ട് ഈശ്വരന്റെ നിയമം. അതിൽ നമുക്ക് മനസ്സിലാക്കാമെന്നുള്ള എന്താണ്? കർമ്മ സംസ്കാരം. നമ്മൾ പലവണ പറഞ്ഞിട്ടുള്ളതാണ്, ഓരോ ജീവന്റെയും കർമ്മ സംസ്കാരം അനുസരിച്ച് അത് സ്വീകരിക്കുന്നു, അടുത്ത ശരീരത്തെ സ്വീകരിക്കുന്നു. അടുത്ത് ചോദിച്ചിരിക്കുന്ന ചോദ്യം, സൂക്ഷ്മ ശരീരത്തിന് ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങൾ ശരിയായിട്ടല്ലാത്ത ഒരു ജീവന്റെ വാസനാപൂർത്തീകരണം എങ്ങനെയാണ്? ഈ സ്ഥൂല ശരീരത്തിൽ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനം ശരിയല്ല എന്ന് പറയുന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. സൂക്ഷ്മ ശരീരത്തിൽ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനം ശരിയല്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്നത് മനസ്സിലാകുന്നില്ല. ചോദ്യം മനസ്സിലാക്കാത്തതുകൊണ്ട് ഉത്തരവും മനസ്സിലാകുന്നില്ല. സൂക്ഷ്മ ശരീരത്തിൽ ഇന്ദ്രിയങ്ങൾക്ക് എന്താ സംഭവിക്കുന്നത്? സൂക്ഷ്മ ശരീരത്തിൽ ഇന്ദ്രിയങ്ങൾക്ക് ഒരിക്കലും കേടുപാടുകളൊന്നും പറ്റത്തില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്നുള്ള ഉദ്ദേശത്തിലാണോ ചോദ്യം എന്നറിയത്തില്ല. സൂക്ഷ്മ ശരീരത്തിലെ ഇന്ദ്രിയങ്ങളെന്ന് പറയുന്നത് എന്താണ്? അത് തന്മാത്രകൾ കൂടിച്ചേർന്നുണ്ടായിരിക്കുന്നതാണ്. ഈശ്വരേച്ഛയ, ഈശ്വരന്റെ ഇച്ഛ കൊണ്ട് അവിടെ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അത് കൽപ്പാന്തം വരെ അതിന് യാതൊരു തരത്തിലുള്ള ഭംഗങ്ങളും ന്യൂനതകളും സംഭവിക്കത്തില്ല, അല്ലെങ്കിൽ അതിന് വിലയെ സംഭവിക്കും. അതായത് നമുക്ക് കണ്ണ് കാണാതെ വരിക, ചെവി കേൾക്കാതെ വരിക, ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം സ്ഥൂലത്തിൽ സംഭവിക്കുന്നതാണ്. എന്നുവെച്ചാൽ നമ്മുടെ സ്ഥൂല ശരീരത്തിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ചികിത്സയും മറ്റും ചെയ്യുമ്പോൾ അത് ശരിയാകുന്നത്. സൂക്ഷ്മത്തിൽ ആർക്കും ചികിത്സിക്കാൻ ഒക്കത്തില്ല, ഡോക്ടർക്ക് മരുന്ന് കൊടുക്കാൻ ഒക്കത്തില്ല, അത് കേടായാലും. അപ്പൊ സൂക്ഷ്മത്തിൽ അതൊന്നും സംഭവിക്കുന്നില്ല. അത് ഭദ്രമായിട്ട് തന്നെ ഇരിക്കും. പിന്നെ അവിടെ സംഭവിക്കുന്ന സൂക്ഷ്മ ശരീരത്തിൽ, ഇന്ദ്രിയങ്ങളിലല്ല അത് സംഭവിക്കുന്നത്. വരുന്ന മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ കർമ്മ സംസ്കാരത്തിന്റെ സഞ്ചയം. കർമ്മ സംസ്കാരം ഇന്ദ്രിയങ്ങളിലല്ല, അന്ധകരണത്തിൽ അത് സഞ്ചയിക്കുന്നു. അപ്പോ ചിലർ ചിന്തിക്കും, ഈ ജന്മത്തിൽ അയാൾ കണ്ണ് കാണാമായിരുന്നു, അടുത്ത ജന്മത്തിൽ അയാൾ അന്ധനായി ജനിക്കുന്നു. അപ്പൊ ഇതിന് കാരണമായ സംഗതി സൂക്ഷ്മ ശരീരത്തിലല്ലേ സംഭവിച്ചത്? ആ സൂക്ഷ്മ ശരീരത്തിലാണ് അതിന് കാരണമായ കാര്യം സംഭവിച്ചത്, മറിച്ച് ഇന്ദ്രിയങ്ങളിലല്ല. ഇന്ദ്രിയങ്ങളിൽ അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. അന്ധനായി ജനിക്കുന്നത് അവന്റെ കർമ്മദോഷം കൊണ്ടാണ്. ആ കർമ്മദോഷം എന്ന് പറയുന്നത് എന്താണ്? പാപസംസ്കാരം. ആ പാപസംസ്കാരം അന്ധക്കണ്ണത്തിൽ അടിഞ്ഞാൽ സൂക്ഷ്മ ഇന്ദ്രിയങ്ങളെ അത് ബാധിക്കുന്നില്ല. എന്താണ്? അടുത്ത അവനൊരു ശരീരം കിട്ടുമ്പോൾ അവന്റെ ആ സൂക്ഷ്മ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കാൻ യോഗ്യമല്ലാത്ത ഗോളകങ്ങളോടുകൂടിയ ശരീരം കിട്ടും. ഗോളകം എന്ന് വെച്ചാൽ ഇന്ദ്രിയ സ്ഥാനം. അപ്പൊ ഇന്ദ്രിയം ഉള്ളിലിരുന്നാലും അതിലൂടെ അത് പ്രകാശിക്കത്തില്ല. കണ്ണ് ഉള്ളിലിരുന്നാലും അവന്റെ കണ്ണിലൂടെ അവന് കാണാൻ പറ്റത്തില്ല. ഇനി കുറച്ചു കാലം അങ്ങനെ ഇരിക്കാനുള്ള യോഗ്യതയുള്ളൂ. അവന്റെ പാപത്തെ പുണ്യം അഭിഭവിപ്പിക്കും. എന്നുവെച്ചാൽ കീഴ്പ്പെടുത്തുകയാണെങ്കിൽ ഡോക്ടറെ അടുത്ത് പോയി ചികിത്സിച്ചു കഴിഞ്ഞാൽ അവന്റെ ആ സ്ഥൂലമായ കണ്ണ് ശരിയാവും. ശരിയാവുമ്പോൾ അതിൽ കൂടി ഇന്ദ്രിയം പ്രവർത്തിച്ചോളൂ. എന്തുകൊണ്ട്? ഇന്ദ്രിയോടെ യാതൊരു കേടും കൂടാതെ ഇരിക്കുന്നതുകൊണ്ടാണ്. അപ്പോ ശരീര സൃഷ്ടിക്ക്, സ്ഥൂല ശരീര സൃഷ്ടിക്ക് ഒരു പ്രധാന കാരണമായിരിക്കുന്നത് അവന്റെ അന്ധക്കണ്ണത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കർമ്മ സംസ്കാരമാണ്. ഇന്ദ്രിയങ്ങളെന്ന് പറയുന്നത് നമ്മുടെ സ്ഥൂല ശരീരത്തിൽ പ്രത്യക്ഷമായിരിക്കുന്ന ഇന്ദ്രിയ സ്ഥാനങ്ങളല്ല. അതെല്ലാം നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ചോദ്യം ചോദിച്ചയാൾ മറന്നുപോയി. അപ്പൊ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനം ശരിയാകാതെ വരിക എന്ന് പറയുന്ന സ്ഥൂല ശരീരത്തിലാണ്. ജീവനിൽ അത് സംഭവിക്കുന്നില്ല. എന്തുകൊണ്ടാണ് സംഭവിക്കാത്തത്? കാരണം ഈ സ്ഥൂല ശരീരത്തിന്റെ നിയമങ്ങളാണ് നന്നാക്കുക, കേടാകുക എന്നൊക്കെ പറയുന്നത്. നമ്മുടെ ധാതു വൈഷമ്യം വരുന്നു, ഉടനെ അതിന് വേണ്ട ചികിത്സകളെല്ലാം കൊണ്ട് അത് മാറുന്നു, ആരോഗ്യത്തെ വീണ്ടെടുക്കുന്നു. ഇതെല്ലാം സംഭവിക്കുന്ന സ്ഥൂലത്തിലാണ്, സൂക്ഷ്മത്തിൽ. ആന്തരികമായിരിക്കുന്ന സൂക്ഷ്മ ശരീരത്തിലെ ഇന്ദ്രിയങ്ങളെ കേടാക്കാനോ ചികിത്സിച്ച് ശരിയാക്കാനോ ഒരു വൈദ്യന് സാധ്യമല്ല. കാരണം അത് ഈശ്വരേച്ഛയ നിർമ്മിക്കപ്പെട്ട വസ്തുക്കളാണ്. നമുക്കതിൽ കൂട്ടിച്ചേർക്കാനോ അതിൽ നിന്ന് എടുത്തു മാറ്റാനോ ഒന്നുമില്ല. അത് പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ചോദ്യകർത്താവ് ഉദ്ദേശിച്ച അതൊക്കെയാണെങ്കിൽ അതിന്റെ സമാധാനം ഇങ്ങനെയാണ്. അതല്ലെങ്കിൽ ആ ചോദ്യം വീണ്ടും വ്യക്തമാക്കണം. ഒരു ജീവൻ പുതിയ ശരീരം തിരഞ്ഞെടുക്കുന്നത് വാസന നിവൃത്തിക്ക് വേണ്ടിയാണല്ലോ. പുതിയ ശരീരം തിരഞ്ഞെടുക്കുന്നത് വാസന നിവൃത്തിക്ക് വേണ്ടിയല്ല. വാസന നിവൃത്തി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? വാസന ഇല്ലാതാക്കാൻ എന്നാണ് അതിന്റെ അർത്ഥം. ചോദ്യകർത്താവ് ഉദ്ദേശിക്കുന്ന അതാണോ എന്ന് എനിക്കറിയത്തില്ല. അതാണെങ്കിൽ, വാക്കിന്റെ അർത്ഥം അതാണെങ്കിൽ, ആ ചോദ്യം ശരിയല്ല. വാസന നിവൃത്തിക്ക് വേണ്ടിയല്ല ശരീരം സ്വീകരിക്കുന്നത്. ആ ഒരു ശരീരം സ്വീകരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ശരീരത്തിൽ വെച്ച് വാസന നിവർത്തിക്കാം, നിവർത്തിക്കാതെ വാസന പെരുകുകയും ചെയ്യാം. രണ്ടും സംഭവിക്കാം. പിന്നെ മുമുക്ഷുവായ ഒരാള് അനേക ജന്മങ്ങളിൽ തപസ്വാധ്യായങ്ങളെല്ലാം ചെയ്ത് പരിപക്വമായ ഒരു ജന്മം എടുക്കുന്ന ഒരാള്, ആ ജന്മത്തിൽ അയാൾ വാസനാക്ഷയവും മറ്റും കൈവരിക്കാം. അത് അത്യപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ സാധാരണ ഒരു ജീവൻ അങ്ങനെയല്ല. ഓരോ ജന്മങ്ങൾ എടുക്കുന്തോറും അയാൾ വാസനയെ അല്ലെങ്കിൽ കർമ്മ സംസ്കാരങ്ങളെ വർദ്ധിപ്പിക്കുക ചെയ്യും. അയാൾ വീണ്ടും ഫിക്സഡ് ഡെപ്പോസിറ്റാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് ഒരു ജീവൻ പുതിയ ശരീരം തിരഞ്ഞെടുക്കുന്നത് വാസനയെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് എന്നുള്ളത് ശരിയല്ല. ഒരുപക്ഷെ വേറൊരു ചോദ്യം ആയിരിക്കും ആൾക്കാരുടെ മനസ്സിലിരിക്കുന്നതും പറയുന്നതും ചിലപ്പോൾ രണ്ടായിരിക്കും. ഈ ഒരു ശരീരം സ്വീകരിക്കുന്നത് പ്രാരബ്ധത്തെ അനുഭവിച്ചു തീർക്കാൻ വേണ്ടിയാണോ എന്ന് ചോദിച്ചാൽ അത് ശരിയാണ്. ഇനി അതാണോ ഇവിടെ ഉദ്ദേശിച്ചതെന്ന് അറിയാൻ പറ്റില്ല. ആരുടെയും തലയിൽ കയറി നോക്കാനുള്ള വൈഭവം എനിക്കില്ല. അതാണോ ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് അറിയത്തില്ല. ഒരു ശരീരം സ്വീകരിക്കുന്ന ആ പ്രാരബ്ധം അതിനനുഭവിച്ചു തീർക്കാനാണോ എന്നാണെങ്കിൽ അത് ശരിയാണ്. പക്ഷേ പ്രാരബ്ധം അനുഭവിച്ചു തീർക്കുമ്പോൾ അയാൾ വളരെയധികം അനേക ജന്മങ്ങളിലേക്കുള്ള വാസനയെ സംഭരിച്ചിട്ടാണ് ഒരു പ്രാരബ്ധത്തെ ക്ഷയിപ്പിക്കുന്നത്. അവിടെയും വാസനാക്ഷയം സംഭവിക്കുന്നുണ്ട്. എന്നാൽ അത് സാധിക്കാതെ വരുന്നത് എന്തുകൊണ്ടാണ്? സാധിക്കത്തില്ല. ജന്മമെന്ന് പറയുന്നത് കർമ്മത്തിന് വേണ്ടിയാണ്. ആ കർമ്മം ചെയ്യുന്നു, കർമ്മത്തിൽ നിന്ന് സംസ്കാരം ഉണ്ടാകുന്നു. അതുകൊണ്ട് ആ ചോദ്യത്തെക്കുറിച്ച് ഒന്നുകൂടി പുനർവിചിന്തനം ചെയ്യുക. അടുത്ത് ചോദിക്കുന്നത്, ഊമയ്ക്ക് പാടുവാനും ബധിരന് സംഗീതം കേൾക്കുവാനുമുള്ള വാസനയുണ്ടല്ലോ, ഇങ്ങനെയുള്ള ജീവൻ എന്തുകൊണ്ടാണ് അപൂർണമായ സ്ഥൂല ശരീരം തിരഞ്ഞെടുക്കുന്നത്? അത് ഈ സ്ഥൂലവും സൂക്ഷ്മവും തമ്മിൽ ഇതുവരെ നമ്മൾ പറഞ്ഞ വ്യത്യാസം മനസ്സിലാക്കിയാണ് അതിന്റെ ഉത്തരം അവിടെ വ്യക്തമാണ്. ഈ പറയുന്ന രണ്ട് കാര്യങ്ങളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഊമ പാടാനുള്ള ആഗ്രഹം ഉണ്ടായിരിക്കുക, എന്നാൽ അയാൾക്ക് പാടുന്നതിനുള്ള ശേഷിയില്ലാതിരിക്കുക. ബധിരന് സംഗീതം കേൾക്കാനുള്ള അല്ലെങ്കിൽ സംഗീതം ആസ്വദിക്കാനുള്ള താല്പര്യം ഉണ്ടായിരിക്കുക, എന്നാൽ അയാൾക്ക് സംഗീതം കേൾക്കാൻ കഴിയാതിരിക്കുക. ഇത്തരം കാര്യങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ബധിരൻ എന്ന് വെച്ചാൽ ശബ്ദം കേൾക്കാൻ കഴിയാത്ത, ശബ്ദം കേൾക്കാന്ന് വെച്ചാൽ അങ്ങനെ ഒരാളെ നമ്മൾ സംഘടിപ്പിക്കുക, അയാള് ശബ്ദമേ കേട്ടിട്ടില്ല. സംഗീതം എന്ന് പറയുന്നത് ശബ്ദാത്മകമാണ്. അങ്ങനെയുള്ള ഒരാളിന് ഈ ശബ്ദാത്മകമായ സംഗീതത്തെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള അറിവും ഉണ്ടാകത്തില്ല. ശബ്ദാത്മകമായ സംഗീതം, അങ്ങനെ ഒരു അറിവ് ഇല്ലാത്ത, നമ്മളൊരു കാര്യത്തെ ആഗ്രഹിക്കുന്ന ഇപ്പോൾ അതിനെക്കുറിച്ചുള്ള അറിവുണ്ടാകുന്നു. അങ്ങനെ ഒരറിവേ ഒരാൾക്കുണ്ടായിട്ടില്ലെങ്കിൽ പിന്നെ അയാൾക്ക് അതിനെ കേൾക്കുന്നതിനുള്ള ആഗ്രഹം ഉണ്ടാകത്തില്ല. കേട്ടാലേ കേൾക്കുന്നതിനുള്ള ആഗ്രഹം ഉണ്ടാകും. അങ്ങനെയുള്ളൊരാഗ്രഹം ഉണ്ടാകത്തില്ല. അതുപോലെ തന്നെ, കാരണം അനുഭവിച്ചാലേ അതിനെക്കുറിച്ചുള്ള ആഗ്രഹം ഉണ്ടാകും. ചിലർ ചിന്തിക്കും പൂർവ്വ സംസ്കാരം കൊണ്ട് പൂർവ്വജന്മത്തിലെ സംസ്കാരം. പൂർവ്വസംസ്കാരം എന്ന് പറയുന്നതിന് യോഗ്യമായ അഭിവ്യക്തി ഉണ്ടാവും. അഭിവ്യക്തി എന്ന് വെച്ചാൽ എന്റെ പ്രാഗഢ്യം യോഗ്യമായ തലങ്ങളിലേ ഉണ്ടാവും. അല്ലാത്ത സ്ഥലത്ത് പൂർവ്വസംസ്കാരത്തിന്റെ അഭിവ്യക്തി ഉണ്ടാകത്തില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഒരു മനുഷ്യന് പക്ഷിയുടെയും മൃഗത്തിന്റെയും എല്ലാ സംസ്കാരങ്ങളുണ്ട്. പക്ഷെ മനുഷ്യ ശരീരത്തിന് യോഗ്യമായ അഭിവ്യക്തി മനുഷ്യ ശരീരത്തിനുണ്ടാവും. ബാക്കിയുള്ള എല്ലാ ജീവന്മാരുടെയും ശരീരത്തിലുണ്ടാകേണ്ട അതുണ്ടാകത്തില്ല. ആ മനുഷ്യ ശരീരത്തിന് എന്തെങ്കിലും മൃഗത്തിന്റെ സവിശേഷതകൾ ഉണ്ടെങ്കിൽ ചില മൃഗഭാവനകളൊക്കെ ഉണർന്ന് വരാം അപൂർവമായിട്ട്. പക്ഷെ സാമാന്യ നിയമം അനുസരിച്ച് മനുഷ്യ ശരീരത്തിന് യോഗ്യമായ സംസ്കാരത്തിന്റെ അഭിവ്യക്തി മനുഷ്യ ശരീരത്തിൽ ഉണ്ടാവും. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ കേവലം ഭാവനയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. അപ്പൊ ജീവൻ അപൂർണമായ ശരീരം തിരഞ്ഞെടുക്കുന്നത് അവന്റെ കർമ്മം അനുസരിച്ച്. ശബ്ദമേ ജന്മനാൽ കേൾക്കാത്ത ഒരാൾക്ക് ശബ്ദത്തെക്കുറിച്ചുള്ള ആഗ്രഹം ഉണ്ടാകത്തില്ല, കാരണം അത്ര അനുഭവം ഇല്ലാത്തതുകൊണ്ട്. അങ്ങനെ ഉണ്ടാകാമെന്ന് നമ്മൾ നമ്മുടെ അനുഭവം വെച്ച് കൽപ്പന ചെയ്യുന്നത് മാത്രമാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലായിട്ടുള്ള ശബ്ദാനുഭവം ഉണ്ടാവണം. ശബ്ദാനുഭവം ശ്രവണേന്ദ്രിയത്തിലൂടെ അല്ലാതെ ഉണ്ടാകത്തുമുണ്ട്. അതുകൊണ്ട് നല്ല സാധ്യത കുറവാണ്. പിന്നെ ഏതെങ്കിലും തരത്തിൽ അയാൾക്ക് ശബ്ദാനുഭവം ഉണ്ടായാൽ ഉണ്ടാകുന്നിരിക്കട്ടെ, ആ അംശത്തിൽ അയാൾ ബധിരനല്ല. ഇനി ഒരാൾ പറയുകയാണ്, അങ്ങനെ ശ്രവണേന്ദ്രിയത്തിലൂടെ ശബ്ദാനുഭവം ഒന്നും ഉണ്ടായില്ലെങ്കിലും അയാൾക്ക് എന്തെങ്കിലും അലൗകികമായ അതീന്ദ്രിയമായ ആന്തരികമായ എന്തെങ്കിലും ശബ്ദാനുഭവം ഉണ്ടായെന്ന് പറഞ്ഞാൽ അയാൾ ആ അംശത്തിൽ അയാൾ ബധിരനല്ല. അല്ലാത്തതുകൊണ്ട് അയാൾക്ക് ശബ്ദത്തെ കുറിച്ചുള്ള ആഗ്രഹം ഉണ്ടാകാം. ബാധിരിയും അയാൾ പൂർണ്ണമാണെങ്കിൽ ഒരു തരത്തിലുമുള്ള ശബ്ദാനുഭവം ഉണ്ടാകത്തില്ല, അപ്പോൾ അതിനെക്കുറിച്ചുള്ള ആഗ്രഹം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് പിന്നെ വേറൊന്നും നമ്മൾക്കൊരു കഴിവില്ല. വേറെ തരത്തിൽ പറയാം ഈ ചോദ്യം തന്നെ. ഒരാൾക്ക് പാടുന്നതിനുള്ള ശേഷിയില്ല, പക്ഷെ പാടാനുള്ള ആഗ്രഹം വരുന്നു. പാടുന്നു, മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാക്കുന്നു, നമുക്ക് അനുഭവമുള്ള കാര്യങ്ങളാണ്. അതിനെ സംബന്ധിച്ച് ആരെങ്കിലും മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈ ചോദ്യമെങ്കിൽ അതിന് സമാധാനം പറയാം. അത് യുക്തമായൊരു ചോദ്യമാണ്. അതെന്താ സംഭവിക്കുന്നത്? അതിന് കാരണം നമ്മുടെ പാപമാണ്. അത് കേൾക്കാൻ നമ്മൾ വിധിക്കപ്പെട്ടിരിക്കുന്നു, അത് സഹിക്കാനും അനുഭവിക്കാനും. അത് അയാളുടെ കുറ്റമല്ല. ആ പാപത്തിന്റെ ഫലമായി നമ്മൾ ദുഃഖം, പാപത്തിന്റെ ഫലം ദുഃഖം അനുഭവിക്കുക എന്നുള്ളതാണ്. അപ്പോ മറ്റൊരാളുടെ കർണകഠോര ശബ്ദം കേട്ട് ദുഃഖിക്കാനുള്ള പാപം നമ്മൾ ഇരിക്കുന്നുണ്ട്, നമ്മളത് കേൾക്കേണ്ടി വരുന്നു. അതായിരിക്കും ഈ ചോദ്യകർത്ത ഉദ്ദേശം. എഴുതി വന്നപ്പോൾ മാറിപ്പോയതാണ്. ശരി, ഇനി നമുക്ക് നമ്മുടെ സ്വരൂപത്തിലേക്ക് വരാം. അപ്പൊ ഞാൻ ചക്ഷുസ്സിനെ കുറിച്ച് പറഞ്ഞു നേരത്തെ. ഇവിടെ പറയുന്നു, യദന്തഹ പ്രയത്നം കുറുവന്തഹ യോഗിനശ്ച സമാഹിത ചിത്താഹ. പരിശ്രമിക്കുന്നവൻ ഇതിനെ കാണുന്നു എന്നാണ്. അവനാണ് ഞാൻ ചക്ഷു എന്ന് പറയുന്നത്. പരിശ്രമം എന്ന് പറയുമ്പോൾ ശ്രവത്തിന് താല്പര്യം അതാണ്. പരിശ്രമിക്കുന്നവൻ കാണുന്നു, പരിശ്രമിക്കാത്തവൻ കാണുന്നില്ല. ഇത് വളരെ സ്പഷ്ടമായ കാര്യമാണ്. പക്ഷെ ഇവിടെ പറയുന്നു, പരിശ്രമിക്കുന്നവൻ കാണുന്നു, പരിശ്രമിക്കുന്നവൻ ചിലപ്പോൾ കാണുന്നുമില്ല. ഇതാണ് കഷ്ടമായിട്ടുള്ള കാര്യം. അപ്പൊ പരിശ്രമിച്ചാലും ഇതിനെ കാണുന്നില്ല എന്ന് പറഞ്ഞു. പരിശ്രമത്തിന്റെ വ്യാപ്തിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇവിടെ പരിശ്രമം യതന്തഹ പ്രയത്നം കുറുവന്ത, പ്രയത്നം എന്ന് പറയുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആത്മീയ സാധനയാണ് എന്നുവെച്ചാൽ സ്വാമിമാരെ കുറിച്ചാണ് പറയുന്നത് എന്ന് ചുരുക്കം. യത്നിക്കുന്നു, പക്ഷെ അങ്ങനെ യത്നിക്കുന്നവരെ ഭാഷ്യകാരൻ ഇവിടെ പറയുന്നത് ഭഗവാൻ പറഞ്ഞത് യോഗികൾ സമാഹിത ചിത്താഹ, ആ ചിത്തത്തിന് വേണ്ട യോഗ്യതകളെല്ലാം എത്തിച്ചേർന്നത് അതാണ് സമാഹിത ചിത്തന്മാർ എന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് യോഗ്യതകൾ തികഞ്ഞ പരിശ്രമം മാത്രമേ ഫലത്തെ ഉണ്ടാക്കത്തുള്ളൂ. യോഗ്യതയില്ലാത്തവൻ പരിശ്രമിച്ചു കഴിഞ്ഞാലോ അവന്റെ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള ഫലം കിട്ടും. നമ്മൾ മുമ്പ് ഇത് ചർച്ച ചെയ്തിട്ടുള്ളതാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള ഫലം കിട്ടത്തില്ല എന്നർത്ഥം. യോഗ്യതയുണ്ടോ ഇല്ലയോ അതല്ല നമ്മൾ ആദ്യം ചിന്തിക്കുന്നു. നമ്മൾ നമ്മുടെ പരിശ്രമങ്ങളെല്ലാം എപ്പോഴും നമ്മുടെ യോഗ്യതയെ മുൻനിർത്തിയല്ല, മറിച്ച് നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മുടെ പ്രതീക്ഷകളെ മുൻനിർത്തിയിട്ടാണ്. പറഞ്ഞല്ലോ ജാനാതി ഇച്ഛതി യഥതേ, അതാണ് നിയമം. അറിയുന്നു, പരമാത്മാ തത്വത്തെക്കുറിച്ച് അറിയുന്നു, അല്ലെങ്കിൽ ഈശ്വരപ്രാപ്തിയെക്കുറിച്ച് അറിയുന്നു, ഉടനെ അവൻ ആഗ്രഹിക്കുന്നു. ആഗ്രഹത്തിനോട് ഒരുമിച്ച് പ്രയത്നവും വരുന്നു. പ്രയത്നിക്കാത്തവരുടെ കാര്യം പോട്ടെ, അതല്ല ഇവിടെ ചർച്ച ചെയ്യുന്നു, പ്രയത്നിക്കുന്നവരുടെ കാര്യമാണ്. ഇതാണ് സാധാരണ ആൾക്കാർ പറയുന്ന ഒരു പരിഭവം. ഞാൻ ഒത്തിരിയൊക്കെ പ്രയത്നിക്കുന്നുണ്ട്, ആത്മാർത്ഥയുള്ളവർ പറയുന്നതാണ്, സ്വാമിമാർ പറയുന്നതല്ല ഇത്. സ്വാമി ചിന്തിക്കും, സ്വാമിമാരെന്താ പറയുന്നത്? അത് പറയും, ഞാൻ ഒരുപാട് തപസ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് തീർത്ഥാടനം നടത്തിയിട്ടുണ്ട്, ഒരുപാട് ധ്യാനിച്ചിട്ടുണ്ട്, ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, എന്നുവെച്ചാൽ സ്വാമിയെ കണ്ട ആർക്കെങ്കിലും സംശയം തോന്നുമോ എന്ന് കരുതിയിട്ടൊരു മുൻകൂർ ജാമ്യം എന്നുള്ള ആളൊക്കെയാണ് ഇതൊക്കെ പറയുന്നത്. ഒത്തിരി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുള്ള ആളാണ് എന്ന് പറഞ്ഞാൽ ബാക്കി ഭക്തൻ ഊഹിച്ചോണം എന്താണ്, സ്വാമി ഇപ്പൊ രക്ഷപ്പെട്ടിരിക്കുകയാണ്. കാരണം ഇത്രയും ചെയ്തയാൾ രക്ഷപ്പെടാതിരിക്കാൻ വഴിയില്ലല്ലോ. അങ്ങനെ ചിന്തിക്കുന്നവരെ കുറിച്ചല്ല, കാരണം സാധാരണ എല്ലാവരും അവനവന്റെ പൂർവ്വകാലത്തെ കുറിച്ച് പറയുമ്പോൾ ആരും മോശമായിട്ടൊന്നും പറയത്തില്ല. ഇപ്പോഴൊക്കെ എന്താ തപസ്, തപസ്സൊക്കെ പഴയ കാലത്തല്ലേ, അന്ന് എന്ത് തപസ്സായിരുന്നു, എന്ത് ത്യാഗമായിരുന്നു. പക്ഷെ സ്വാമിയെ കണ്ടിട്ട് അതിന്റെ ലക്ഷണമൊന്നും കാണുന്നില്ലല്ലോ എന്ന് ചിന്തിക്കരുത്. സ്വാമി എന്ന് പറഞ്ഞാൽ സന്യാസി എന്ന് എടുക്കരുത്, ആധ്യാത്മിക സാധകന്മാരാണ് ഞാൻ സ്വാമി എന്നുള്ള ശബ്ദം കൊണ്ട് പറയുന്നു. നിങ്ങൾക്ക് എനിക്കും പരിചയമുള്ള ഒരു ശബ്ദം ഉപയോഗിച്ചു തന്നേ ഉള്ളൂ. അപ്പൊ തന്റെ ത്യാഗത്തിന്റെ പ്രതിഫലം അത് ആഗ്രഹിച്ചുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. ഒരുപാട് ത്യാഗം ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു, അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നു. മറിച്ച് ആത്മാർത്ഥമായി പരിഭവം പറയുന്നുണ്ട്, എന്താണ് ഞാൻ ഒരുപാട് പരിശ്രമിച്ചു, ഒരുപാട് ജപിച്ചു, ധ്യാനിച്ചു, പ്രാർത്ഥിച്ചു, പക്ഷേ പുരോഗതി കാണുന്നില്ല എന്നും മനസ്സ് തുറന്ന് പറയുന്നവരാണ്, അവരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. മറ്റത് കുറെയൊക്കെ പരിശ്രമിച്ചു, കാര്യമായ പുരോഗതിയൊന്നും ഉണ്ടായില്ല. അപ്പോ മനസ്സിൽ തോന്നും എന്തായാലും ഇനിയിപ്പോ ഈ ജന്മത്തിൽ നടക്കുന്ന കാര്യമില്ല, തൽക്കാലം കാലൊന്നും മാറ്റിച്ചോട്ടെ. അപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ മുമ്പിൽ കിട്ടിയിരിക്കുന്നത്, ഇതുമായിട്ട് മുമ്പോട്ട് പോകാം. മോക്ഷം അതൊക്കെ ഇനി വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് വിചാരിച്ച് മറ്റുള്ളവരും ആരും അറിയാതെ ലൈൻ മാറുന്നവരുണ്ട്. അവരും ഫീൽഡ് മാറത്തില്ല, പക്ഷേ ഉള്ളുകൊണ്ട് മാറും. എന്നുവെച്ചാൽ കാര്യമായി പരിശ്രമിച്ച് അതിൽ പുരോഗതിയൊന്നും കിട്ടാതിരുന്നാലും താൻ എന്തൊക്കെ ആയി എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി സ്വയം ഭാവിച്ച് നടക്കുന്നവരുണ്ട്. അവരെ കുറിച്ചല്ല ഭഗവാൻ ചർച്ച ചെയ്യുന്നു. അവരെ സംബന്ധിച്ച് പിന്നെ തൽക്കാലം പുരോഗതിയൊന്നുമില്ല. പക്ഷെ അവരെ സംബന്ധിച്ചും ഈ പ്രശ്നം വരുന്നുണ്ട്, എന്തുകൊണ്ട് ആ ഫലം ഉണ്ടായില്ല. ആധ്യാത്മിക മാർഗത്തിലേക്ക് സഞ്ചരിക്കുന്നവർ, അറിഞ്ഞുകൊണ്ട് ഇറങ്ങുന്നവരെല്ലാം എല്ലാവരും തന്നെ അതിൻ്റെ ആരംഭകാലത്ത് നല്ല വൈരാഗ്യവും നല്ല പ്രവർത്തനവും നടത്തുന്നവരായിരിക്കും തുടക്കത്തിൽ. പക്ഷെ നമ്മൾ തൂമ്പയെടുത്ത് കിളച്ചാലും ശരി, മണ്ണിൽ കുറച്ച് കഴിയുമ്പോൾ ക്ഷീണിച്ചു പോകും. അതുതന്നെ ഇതിന് സംഭവിക്കും. വളരെ ഉത്സാഹപൂർവ്വം പ്രവർത്തിക്കുന്നവനും കുറച്ച് ദിവസം കഴിയുമ്പം ക്ഷീണിച്ചു പോകും. ക്ഷീണിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? തൂമ്പ വെച്ചിട്ട് ഏതെങ്കിലും തണലിൽ പോയിരുന്ന് വിശ്രമിക്കും. മിക്കവാറും സ്വാമിമാരും അങ്ങനെ റെസ്റ്റ് എടുക്കുന്നവരാണ്. റെസ്റ്റൊക്കെ എടുത്ത് തീരുമ്പോൾ ചത്തുപോകും, പിന്നൊന്നും ചെയ്യാനും സമയം കിട്ടത്തില്ല. എന്താ ഇവിടെ സംഭവിക്കുന്നത്? പരിശ്രമിച്ചാൽ ഫലം കിട്ടുന്നില്ല, അതാണ് ഇവിടുത്തെ വിഷയം. ഇതന്തഹ. അപ്പൊ അത് തുറന്ന് സമ്മതിക്കുന്നവർ, പരിശ്രമിച്ചിട്ട് ഫലം കിട്ടുന്നില്ല, ഇനി എന്താ ചെയ്യേണ്ടത്? ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞു എന്നൊരു തോന്നൽ, മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. അവരെ കുറിച്ച് ഭഗവാൻ പറയുന്നത് എന്താണ്? ആകൃതാത്മാന. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, പരിശ്രമത്തിനൊരിക്കലും ഫലമില്ല എന്ന് പറയുന്നില്ല. കാരണം ഭഗവാൻ തന്നെ ഉറപ്പിച്ചറിഞ്ഞിനോട് പറഞ്ഞു എന്താണ്? സ്വൽപ്പമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത്. ഈ ധർമ്മത്തിന്റെ ലേശം അനുഷ്ഠാനം മതി, അവന് വരാൻ പോകുന്ന വലിയ വിപത്തുകളിൽ നിന്ന് അതെല്ലാം രക്ഷിക്കുമെന്ന്. പരിശ്രമം ഒരിക്കലും വ്യർത്ഥമാകുന്നില്ല, ചെയ്യുന്ന പരിശ്രമം. പിന്നെ എന്തുകൊണ്ട് നിരാശനാകുന്നു? പരിഭവം പറയുന്നു, താൻ ആഗ്രഹിക്കുന്ന ഫലം അവിടെ കാണുന്നില്ല. മനസ്സിനെ നിയന്ത്രിക്കാൻ വേണ്ടി വളരെ ദിവസം അഭ്യസിച്ചു നോക്കി, ധ്യാനം അഭ്യസിച്ച് അഭ്യസിച്ച് അവസാന ധ്യാനത്തിൽ ഉറങ്ങാനുള്ള അഭ്യാസമായി. ജപിച്ച് ജപിച്ച് ജപിച്ച് അവസാനം ജപത്തിൽ ചിന്തിക്കാനുള്ള ശേഷി വന്നു. ഇങ്ങനെ കാര്യങ്ങൾ വിപരീത ദശകളിലേക്ക് പോകുന്നു. അവിടെയാണ് മനുഷ്യൻ തളർന്നു പോകുന്നത്. എന്നാലും ചിലർ ജപിക്കും. എന്തിനാണ് ജപിക്കുന്നത്? ജപിച്ചിട്ടെന്തായാലും ഗുണമൊന്നും ഉണ്ടായില്ല, എന്നാലും മറ്റുള്ളവരെങ്കിലും ധരിച്ചോട്ടെ ഞാൻ ജപിക്കുന്നവനാണ്. ധ്യാനിച്ച് ധ്യാനിച്ച് ഉറങ്ങിയാലും വീണ്ടും ധ്യാനിക്കും. എന്തുകൊണ്ട്? മറ്റുള്ളവൻ ധരിക്കട്ടെ, ഞാൻ കുറഞ്ഞ പക്ഷം ധ്യാനിക്കുന്നവനാണെന്ന്. ഒന്നുമില്ലെങ്കിലും ആൾക്കാർ പറയത്തില്ലല്ലോ, ഇവൻ സ്വാമിയായിട്ടവന് ധ്യാനവും ജപമൊന്നുമില്ലെന്ന്. അങ്ങനെ ഒരു അപവാദത്തിൽ നിന്നെങ്കിലും രക്ഷപ്പെടാമല്ലോ. അതുകൊണ്ട് ഉറങ്ങുമെന്ന് ഉറപ്പുണ്ടെങ്കിലും ശരി, സ്വാമി കുറച്ച് സമയം മുറിക്കകത്ത് കഥകടച്ചിരിക്കും. കഥകടച്ചിരിക്കുന്നതുകൊണ്ട് അറിയാനും ഒക്കത്തില്ല അവിടെ ശരിക്കും കിടന്നുറങ്ങിയാണോ അതോ ഇരുന്നുറങ്ങിയാണോ എന്നുള്ള കാര്യം. എന്തായാലും ജനമെന്ന് പറയുന്നത് ഛിദ്രാന്വേഷികളാണ്. എന്തെങ്കിലും ഒരു അപവാദം പറയാൻ അവർ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് അതെങ്കിലും ഒന്ന് ഒഴിവാക്കി കിട്ടാമെന്ന് വിചാരിച്ച് ഇരിക്കും, ജപിക്കും, ധ്യാനിക്കും. ഇതൊക്കെയാണ് മിക്കവാറും നമ്മളെപ്പോലെയുള്ളവരുടെയൊക്കെ അവസ്ഥ. എന്നെ ഒഴിവാക്കിയിട്ടാണിതെന്ന് പറയുന്നതെന്ന് ധരിക്കാതിരിക്കാനാണ് ഞാൻ നമ്മളെന്ന് പറഞ്ഞത്. അപ്പൊ ഇത് സാധാരണ ജീവന്മാരുടെയൊക്കെ അവസ്ഥയാണ്, പരമാർത്ഥമാണ്. പുറത്താരും അറിയണ്ട, അപ്പൊ ഈ ഒരു സ്ഥിതിയിൽ എത്തി നിൽക്കുന്ന ഒരു സാധകനോടാണ് ഭഗവാൻ ഇവിടെ സംസാരിക്കുന്നത്. എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു? പ്രധാനമായും വരുന്നത് ഏത് പ്രവർത്തനത്തിനും ആ പ്രവർത്തനത്തിന് വേണ്ട അറിവ് അതാവശ്യമാണ്. ഏത് പ്രവർത്തനത്തിന്? നമ്മൾ ഭൗതികമായ കാര്യങ്ങളിൽ ലൗകികമായ കാര്യങ്ങളിൽ ഈ നിയമം കർശനമായും പാലിക്കാറുണ്ട്. ഒരു വാച്ച് റിപ്പയർ ചെയ്യണമെന്നിരിക്കട്ടെ, അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ശരിയായ അറിവ് സമ്പാദിച്ചിട്ടേ ഒരാളത് ചെയ്യാറുള്ളൂ. അല്ലാതെ ആരെങ്കിലും അബദ്ധത്തിൽ വാച്ചെടുത്ത് റിപ്പയർ ചെയ്യാൻ പോയാൽ അത് തൂക്കി വയ്ക്കേണ്ടി വരും. അപ്പോ ഒരു പ്രവർത്തിക്ക് മുമ്പിന് ആ പ്രവർത്തിക്ക് വേണ്ട അറിവ് സമ്പാദിച്ചേ പ്രവർത്തിക്കൂ, ആധ്യാത്മിക മാർഗത്തിൽ ഒഴികെ. ആധ്യാത്മിക മാർഗത്തിൽ പ്രവർത്തിക്കുന്നവര് ആ പ്രവൃത്തിയെക്കുറിച്ച് കേട്ടറിഞ്ഞാൽ ചാടി പ്രവർത്തിക്കും. പൊതുവെ എന്നുവെച്ചാൽ വിവേകമില്ലാതെ പ്രവർത്തിക്കുമെന്നർത്ഥം. അപ്പൊ വിവേകമാർജിക്കണം ആ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള വിവേകത്തോടുകൂടി ആ മാർഗത്തിൽ പ്രവർത്തിക്കണം. ധ്യാനം, ജപം തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം അതെങ്ങനെ ചെയ്യണം, അതിന്റെ പുരോഗതി എങ്ങനെയാണ്, അതിന്റെ ഫലപ്രാപ്തി എവിടെ എപ്പോ എങ്ങനെ കൈവരിക്കും, അതിൽ വരാവുന്ന വിഘ്നങ്ങൾ എന്തൊക്കെയാണ്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള ശരിയായ അറിവ് സമ്പാദിച്ചുകൊണ്ട് പ്രവർത്തിക്കുക. ഉടനെ ചിലരുടെ മനസ്സിൽ തിരക്കുത്തരം വരും, ഇതൊക്കെ ചെയ്തല്ലേ സ്വാമി പഠിക്കുന്നത്, ആദ്യം പഠിച്ചിട്ട് എങ്ങനെയാ ചെയ്യുന്നത് എന്ന് ചോദിക്കും. അത് ജപിച്ച് ജപിച്ച് വരുമ്പോൾ പഠിച്ചോളും. ആ പറയുന്നതിന് കുറച്ച് കാര്യമുണ്ട്, അനുഷ്ഠാനത്തിലൂടെ തന്നെ ഇതിനെ അറിയുക എന്ന് പറയുന്നത് മുഖ്യമായ കാര്യമാണ്. പക്ഷെ അനുഷ്ഠാനത്തിന് വേണ്ടിയുള്ള അറിവുകൾ എന്ന് പറയുന്നത് പ്രധാനമാണ്, പ്രാഥമികമായ അറിവ് അതൊന്നും. പിന്നെ പരിചയം കൊണ്ട് സിദ്ധിക്കുന്ന അനുഭവജ്ഞാനം അത് രണ്ടാമത്. അനുഭവജ്ഞാനം വരണമെങ്കിൽ എന്ത് വേണം? അനുഷ്ഠാനം വേണം. പക്ഷെ അനുഷ്ഠാനത്തിലൂടെ അനുഭവജ്ഞാനം കൈവരിക്കണമെങ്കിൽ ആദ്യം അനുഷ്ഠാനത്തിന് വേണ്ടിയുള്ള പ്രാഥമികമായ ജ്ഞാനം കൈവരിക്കണം. അങ്ങനെയുള്ള ആ വിവേകം, ഏത് ആധ്യാത്മിക സാധനയാണോ അതിനുവേണ്ടിയുള്ള വിവേകം, അതാദ്യം സംഭരിക്കുക, ആർജിക്കുക. സത്സംഗത്തിലൂടെയും ശാസ്ത്രാധ്യയനത്തിലൂടെയും അതിൻ്റെയൊക്കെ ആവശ്യം വരുന്നത് അവിടെയാണ്. ചിലർ പറയും, എന്താണോ സത്സംഗം കൊണ്ട് എന്താ പ്രയോജനം, ശാസ്ത്രജ്ഞാനം അതിൻ്റെ എന്താവശ്യം, ഞാനങ്ങോട്ട് ധ്യാനിക്കും അല്ലെങ്കിൽ ജപിക്കും, അപ്പോൾ എല്ലാം വരും, എല്ലാ അറിവും അതുകൊണ്ട് തന്നെ പ്രകാശിക്കുമല്ലോ, പിന്നെ എന്തിനാണ് ഇതിൻ്റെയൊക്കെ ആവശ്യം എന്ന് ചിലർ ചോദിക്കും, മുട്ടാത്തർക്ക്. ഇതൊരു സാധാരണ സാധകനെ സംബന്ധിച്ച് ഒരിക്കലും പ്രായോഗികമായ കാര്യമല്ല. ഇതെങ്ങനെ തുടങ്ങണമെന്നറിയാതെ, ഇതെങ്ങനെ ശരിയായി അനുഷ്ഠിക്കണമെന്നറിയാതെ ഒരാൾക്ക് ശരിയായി അനുഷ്ഠിക്കാൻ പറ്റത്തില്ല. ശരിയായ അനുഷ്ഠാനത്തിലൂടെ മാത്രമേ അനുഭവജ്ഞാനം ഉണ്ടാവൂ, പിന്നെ അതിനെ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. LKG UKG എന്നുള്ള നിലയിൽ തന്നെ മുന്നോട്ട് പോയേ പറ്റൂ. ഇത് ആദ്യം ഇതിന്റെ പ്രായോഗികമായ അനുഷ്ഠാനത്തിന് വേണ്ടിയുള്ള പ്രാഥമികമായ ജ്ഞാനങ്ങൾ ഒരാൾ നേടണം. ഇത്രയൊക്കെ വിശദീകരിച്ച് ഇവിടെ എന്തിനാ പറയുന്നത്? ഇത്രയൊന്നും ഭഗവാൻ പറഞ്ഞില്ലല്ലോ, എതന്തോ എന്നേ പറഞ്ഞുള്ളൂ. പക്ഷെ ഭാഷ്യകാരൻ അവിടെ പറഞ്ഞു, എന്താണ് പറഞ്ഞിരിക്കുന്നത്? പ്രയത്നം കുറവന്തഹു എന്ന് പറഞ്ഞു. യത്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവൃത്തി എന്നർത്ഥം. പ്രയത്നം എന്ന് പറഞ്ഞാൽ എന്താണ്? വിശേഷണയുള്ള പ്രവൃത്തി, അതാണ് പ്രയത്നം. വിശേഷണയുള്ള ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് എന്താണ്? ജ്ഞാനവും കർമ്മവും ഒത്തുചേരുന്ന പ്രവൃത്തി, എന്നുവെച്ചാൽ വിവേകപൂർവകമായ പ്രവൃത്തി, അതാണ് അതാണ് മുഖ്യം. ഒരാൾ പറയുന്നു ഞാൻ പ്രയത്നിക്കുന്നു ഫലം കാണുന്നില്ല എന്ന് പറയുമ്പോൾ അതിനൊരു പ്രധാനമായ തകരാറുണ്ട് സംഭവിക്കാം, അതിനു വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞു വരുന്നത്. അതായത് അതിന് ഒരു കാരണം, അയാൾ വേണ്ട രീതിയിലായിരിക്കില്ല പ്രവർത്തിക്കുന്നത്, അതാണ് അയാൾ ആഗ്രഹിക്കുന്ന ഫലം കിട്ടാതെ വരുന്നത്. അതൊരു പ്രധാന കാര്യമാണ്. വേണ്ട രീതിയിൽ എന്തുകൊണ്ടതാകുന്നില്ല? കാരണം അത് പ്രയത്നിക്കുന്നതിന് വേണ്ടിയുള്ള ശരിയായ വിവേകം അയാൾ സമ്പാദിച്ചിട്ടില്ല. അപ്പോൾ അയാളുടെ യത്നം അത് ശരിയാണ്, പക്ഷേ അത് പ്രയത്നമാകുന്നില്ല. ഇവിടെ ഭാഷ്യകാരം പറയുന്നത് പ്രയത്നം കുർവന്തഹ, അങ്ങനെയുള്ളൊരു ഉദ്ദേശം പറയുന്നു. എങ്ങനെ? ശരിയായ വിവേകം ആർജിച്ച് പ്രയത്നിക്കുന്നവനും ഫലം കാണുന്നില്ല എന്നാണ്. ഫലം കാണാം, കാണാതെ ഇരിക്കാം. അപ്പോൾ ശരിയായ വിവേകം ആർജിക്കാതെ പ്രവർത്തിക്കുന്നവന് ഫലം കാണാതിരിക്കുന്നത് ഭഗവാന്റെ കുറ്റമല്ല. പ്രവൃത്തി ദോഷം കൊണ്ടാണ്. അത്തരക്കാരെയല്ല ഇവിടെ ചർച്ച ചെയ്യുന്നത്, ആദ്യം പറയാൻ വേണ്ടിയിട്ടാണ് അത് പറഞ്ഞത്. അതായത് ഒരു മാർഗത്തിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ട ശരിയായ അറിവ്, തുടങ്ങുന്നതിന് വേണ്ട അറിവെങ്കിലും സമ്പാദിച്ച് വിവേകപൂർവകമായി അതിൽ പ്രവർത്തിച്ചാലേ അതിന്റെ ഫലമുണ്ടാവും. സാധനാനുഷ്ഠാനങ്ങൾ വിവേകപൂർവം പ്രവർത്തിച്ചാലേ അതിന് ഫലമുണ്ടാവും. അപ്പോ എങ്ങനെയാ വിവേകം സമ്പാദിക്കാം? ഒരേ സാധനം തന്നെ പല വ്യക്തികൾ പല രീതിയിലാണ് അത് പ്രവർത്തിക്കുന്നത്. അപ്പൊ ആ വിവേകം എങ്ങനെ സമ്പാദിക്കും? സത്സംഗത്തിൽ നിന്ന്, ശാസ്ത്രാധ്യയനത്തിൽ നിന്നൊക്കെ സമ്പാദിക്കും. അത് മതിയോ? അത് മാത്രം പോരാ. ഒരു ശിഷ്യന്റെ ആന്തരികമായ അവസ്ഥകളെല്ലാം മനസ്സിലാക്കി അവന്റെ കർമ്മസംസ്കാരങ്ങൾ, അവന്റെ വാസന, ഇതെല്ലാം അന്തർദൃഷ്ടി കൊണ്ട് ഗ്രഹിച്ച് ഇവന് പറ്റിയ വഴി ഇതാണ് എന്ന് അവന് ഉപദേശിക്കാൻ കഴിയുള്ള ഒരു ഗുരുവിന്റെ, ഗുരുവിൽ നിന്ന് ആർജിക്കുന്ന വിവേകം, അതും ഇതിനാവശ്യമാണ്. എന്നിട്ട് ആ ഗുരു നിർദ്ദേശിക്കുന്ന മാർഗത്തിൽ പ്രവർത്തിക്കുന്നവൻ, അങ്ങനെ പ്രവർത്തിക്കുന്നവൻ, അതാണ് പ്രയത്നം എന്ന് പറയുന്നത്. അപ്പോൾ പ്രയത്നത്തിന് സത്സംഗം, ശാസ്ത്രാധ്യയനം ഇതിലെല്ലാം ഉപരിയായി ഗുരു ഉപദേശം, അതും വേണം. ഗുരുപദേശം എന്ന് പറയുന്നത് ശാസ്ത്രങ്ങളെല്ലാം ഗുരുപദേശങ്ങളാണ്, അത് മറന്നിട്ടില്ല പറയുന്നത്. പക്ഷെ ഇവിടെ ഗുരുപദേശം എന്ന് പറയുന്നത് ഓരോ വ്യക്തിക്ക്, വ്യക്തിയെ അറിഞ്ഞ് ആ വ്യക്തിയുടെ അന്തർധാരകളെല്ലാം മനസ്സിലാക്കി അവനെ ശുദ്ധീകരിക്കുന്നതിനും അവനെ പുരോഗതിയിലേക്ക് നയിക്കുന്നതിനും വേണ്ട മരുന്ന് ഇന്നതാണെന്ന് നിശ്ചയിച്ച് ഗുരു കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ, വിശേഷമായി വരുന്ന നിർദ്ദേശങ്ങൾ, ആ നിർദ്ദേശങ്ങൾ കൂടി ഉൾക്കൊണ്ടുകൊണ്ടുവരത്തം പ്രവർത്തിക്കുമ്പോൾ അവനാണ് വിശേഷിച്ച് പ്രയത്നം ചെയ്യുന്നവനെന്ന് പറയുന്നത്. അവിടെയും ചോദ്യം വരും, ശരി, അങ്ങനെ ഒരു ഗുരുപ്രാപ്തി ഉണ്ടായി, ഗുരുവിന്റെ നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിക്കുന്നു, എന്നിട്ടും ഫലം കാണുന്നില്ലല്ലോ. തുറന്ന് സമ്മതിക്കുന്നവരാണെങ്കിൽ ഗുരുവിനെയും വെട്ടിക്കുന്നവരുണ്ട്, വീരന്മാരുണ്ട്. ഗുരുവിന്റെ അടുത്തും ചെന്ന് പറയുന്നവരുണ്ട്. എന്താണ്, എന്താ നിന്നെ കുറച്ച് സമയം ഇവിടെയൊക്കെ അന്വേഷിച്ച് കണ്ടില്ലല്ലോ, എന്തായിരുന്നു, സമാധിയിലായിരുന്നു ഗുരു എന്ന് പറയുന്ന വിദ്വാന്മാരുണ്ട്. ഗുരു ഉള്ളുകൊണ്ടിരിക്കും, ചേട്ടാ ഇവനാണ് സമാധി. അത്തരക്കാരെ ഉദ്ദേശിച്ചല്ല പറയുന്നു. അത്തരം ഒരു ഗുരുപ്രാപ്തി ഉണ്ടായി, ഗുരുവിന്റെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിച്ചാലും ഫലം കാണുന്നില്ലല്ലോ. എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനെ ഒരു കാര്യം ഒരിക്കലും സംഭവിക്കത്തേയില്ല. ഒരു ഗുരുവിന്റെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കുന്നവന് ഫലപ്രാപ്തി ഉണ്ടാകാതിരിക്കത്തില്ല. അവശ്യമായി അത് സംഭവിച്ചു തന്നെ തീരും. അതിന് ഒരു അണുകിട പോലും വ്യത്യാസം വരത്തില്ല എന്ന് പറഞ്ഞാൽ ചെറു ചോദിക്കും. ഒരുപക്ഷെ അത് സ്വാമിയുടെ കാര്യമായിരിക്കും പറയുന്നത്, എന്റെ അനുഭവത്തിൽ അങ്ങനെയല്ല. വേറെ ആരുടെങ്കിലും കാര്യമായിരിക്കും പറയുന്നത്, ഞാൻ ഇത്രയും അഭ്യാസങ്ങളൊക്കെ ചെയ്തിട്ടും എനിക്ക് കാര്യമായ വ്യത്യാസമൊന്നും വന്നിട്ടില്ല, ഞാനത് ആരെയും അറിയിച്ചിട്ടുമില്ല. ഇപ്പോൾ വേണമെങ്കിൽ തുറന്നു പറയാം ഒരു വാദത്തിന് വേണ്ടി എന്ന് പറയുന്നവരുണ്ട്, മനസ്സിൽ പറയുന്നവരുണ്ട്, പുറത്ത് പറയുന്നില്ല ആരും. വാദോ അത് നേരത്തെ പറഞ്ഞ ആ വിവേകത്തിന്റെ കുറവാണ്. നമ്മൾ എന്താണ് പറയുന്നത്, ഇതെല്ലാം ഈശ്വരന്റെ നിയമം അനുസരിച്ചാ പോകുന്നതാണ്. ആ ഈശ്വരീയമായ നിയമങ്ങളിൽ ഒരിടത്തും ഒരു വ്യത്യാസവും ജീവൻ വരുത്താൻ സാധ്യമല്ല. അതിനെ ഉല്ലംഘിക്കുന്നതിന് ജീവന് ശേഷിയില്ല. അപ്പോൾ അതിന്റെ സാഹചര്യങ്ങളെല്ലാം ഒത്തുവന്നു കഴിഞ്ഞാൽ ഫലം ഉണ്ടാകണമെന്നുള്ളത് ഈശ്വരീയമായ നിയമമാണ്. അതിന് അഭിനവഗുപ്തൻ പറയും, ഗീതയ്ക്ക് വ്യാഖ്യാനം എഴുതിയ ആളാണ്. നല്ല കാലാവസ്ഥ, നല്ല ചുറ്റുപാടുകളെല്ലാം ഉണ്ട്, വെള്ളവും വളവും എല്ലാം ഉണ്ട്, സൂര്യനും തെളിഞ്ഞ് പ്രകാശിക്കുന്നു. അപ്പോൾ ഒരു വിത്തിട്ട് കഴിഞ്ഞാൽ, ശരിയായ വിത്ത്, മറ്റു വിഘ്നങ്ങളൊന്നും അവിടെ വന്ന് ചേർന്നില്ലെങ്കിൽ അത് പിന്നെ ഈശ്വരന്റെ കയ്യിലാണ്. അതിൽ നിന്ന് അങ്കുരം ഉണ്ടായേ തീരും. അതിനെ തടയാൻ ഈ ലോകത്ത് ഒരു ശക്തിക്കും സാധ്യമല്ല. മറിച്ചാണെങ്കിലോ, വിത്ത് നല്ലതാണ്, വളമില്ല. വളമുണ്ട്, വിത്ത് ശരിയുണ്ട്. എല്ലാം ഉണ്ട്, വെള്ളമില്ല. വെള്ളമുണ്ട്, വളമില്ല. ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അങ്കുരം ഉണ്ടാകത്തില്ല. എന്താണ് അത്? ഈശ്വരന്റെ നിയമം. അതുപോലെ ഗുരു ഉപസത്തി, ഗുരുപ്രാപ്തി, അതുണ്ടായി. ഗുരുവിന്റെ ഉപദേശം ഉണ്ടായി, പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവന് ഫലം അവശ്യം സംഭവിക്കും. പക്ഷേ അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് പറയാൻ 100 പേരെ നമുക്ക് എടുക്കാൻ പറ്റും. 100 പേര് പറയും, എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഞാൻ ആശ്രമത്തിൽ വന്ന സമയം കുറച്ച് ഭേദമായിരുന്നു, ഇപ്പോൾ കുറച്ചുകൂടെ മോശമായിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ തുറന്നു പറയാൻ കഴിവുള്ള ഒരുപാട് പേര് വേണം. പുരോഗതിയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നവര് കാണും. അങ്ങനെ വരാൻ പാടില്ല. എന്തുകൊണ്ട്? ഈശ്വരന്റെ നിയമത്തിന് മാറ്റം വരാൻ പാടില്ല. അത് ശരി, അത് ഈശ്വരന്റെ നിയമം അങ്ങനെ ആയിക്കൊള്ളട്ടെ. പക്ഷെ ഇവിടെ ഇപ്പൊ ഗുരുവിന്റെ കാര്യമാണല്ലോ പറയുന്നു എന്ന് ചിലർ പറയും. ഈശ്വരനും ഗുരുവും രണ്ടല്ല, ഗുരു സാക്ഷാത് പരംബ്രഹ്മ. ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം ഈശ്വരനെന്നും ഒന്ന് വിളിക്കുക, പിന്നെ ഗുരുവെന്ന് രണ്ടാമത് വിളിക്കുക, അങ്ങനെയൊന്നുമില്ല. ഈശ്വരൻ തന്നെയാണ് ഗുരു, ഗുരു തന്നെയാണ് ഈശ്വരൻ. ഈശ്വരന്റെ നിയമം തന്നെ ഗുരുവിന്റെ നിയമം. ഒരു സ്ഥലത്ത് പോയി ഗുരുവിനെ തൊഴുക, വേറെ സ്ഥലത്ത് പോയി ഈശ്വരനെ തൊഴുക, അങ്ങനെ രണ്ടില്ല. ഒരു ഭാഗത്തുകൂടി ഗുരു വരിക, വേറൊരു ഭാഗത്തുകൂടി ഈശ്വരൻ വരിക, അതും ഒരു സാധകനില്ല. രണ്ടും രണ്ടാണെന്ന് കാണുന്നവർക്ക് സംഭവിക്കും. അത് പരമാർത്ഥമല്ല. പരമാർത്ഥം ഞാനും എന്താണ്? ഈശ്വരനും ഗുരുവും ഒന്ന് തന്നെ. അത് നമ്മുടെ സാമ്പ്രദായികമായ പ്രാർത്ഥന തന്നെ അതല്ലേ? ഗുരു സാക്ഷാത് പരംബ്രഹ്മ. അപ്പൊ ഗുരു പ്രാപ്തി എന്ന് പറഞ്ഞാൽ ഈശ്വരപ്രാപ്തി തന്നെ. അപ്പൊ ഗുരുപ്രാപ്തി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഈശ്വരപ്രാപ്തിക്ക് വേണ്ടി ഒരു പരിശ്രമത്തിന്റെ ആവശ്യമില്ല. അതായി കഴിഞ്ഞു. പിന്നെ ഇവിടെയാ ഈ കൺഫ്യൂഷൻ. ഗുരുവിന്റെ പ്രാപ്തി ഉണ്ടായി, പക്ഷേ ഗുരുവിന്റെ ഉപദേശം ഉണ്ടായി, ഫലം ഉണ്ടാകുന്നില്ലല്ലോ. അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. അവിടെ പലതരത്തിൽ സംഭവിക്കാം. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഫലം കിട്ടാതെ വരുന്നത് പലതരത്തിലാകാം. ഒന്ന്, ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രയത്നം എന്ന് പറയുന്നത് വിവേകപൂർവമായി പ്രവർത്തിക്കാതിരിക്കുക. ആ വിവേകം എന്ന് പറയുന്നത് എന്താണ്? ഇതിനെ സംബന്ധിച്ചുള്ള തത്വങ്ങൾ ശരിയായ രീതിയിൽ ഗ്രഹിക്കുക. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഭൗതികമായ ശാസ്ത്രങ്ങളൊക്കെ പഠിക്കുമ്പോൾ അവിടെ തിയറി ഒരിടത്ത് പഠിച്ചിട്ട് വേറെടുത്ത് പോയി പ്രാക്ടിക്കൽ ചെയ്യും. അവസാനം രണ്ടും കൂടെ നോക്കുമ്പോൾ ചെറിയൊരു എററും വരും, 0.00 ഒക്കെ എററും വരും. എന്താ വരുന്നത്? അത് ആ ഇൻസ്ട്രുമെന്റിന്റെയൊക്കെ എററാണെന്ന് പറയും. ആധ്യാത്മിക ശാസ്ത്രത്തിൽ ഇതൊന്നും സംഭവിക്കത്തില്ല. അവിടെ തിയറി പ്രയോഗം രണ്ടും ഒന്നാവണം, രണ്ട് രണ്ടല്ല. ശരിക്കും ഉള്ള തലത്തിൽ തുടക്കത്തിൽ നമ്മളങ്ങനെ രണ്ടായിട്ടൊക്കെ ഗ്രഹിക്കുമെങ്കിലും പരമാർത്ഥത്തിൽ രണ്ടും ഒന്നാവും. അത് ഒന്നാകുന്നെങ്ങനെയാ? ശരിയായ വിവേകം കൊണ്ടാണ്. അപ്പൊ ഗുരുപ്രാപ്തി ഉണ്ടായി എന്നൊരാൾ ധരിക്കുമ്പോഴും അയാൾക്ക് ശരിക്കും ഗുരുപ്രാപ്തി വന്നിട്ടില്ല. ഗുരുപ്രാപ്തി എന്ന് പറയുന്നത് കൊണ്ട് ഒരാൾ സാധാരണ ധരിക്കുന്ന എന്താ? ഗുരുവിന്റെ പടം വച്ചിട്ട് മാലയിടുക, മണിയടിക്കുക. ഇതിനെ ചിലർ ഗുരുപ്രാപ്തി എന്ന് പറയുന്നത്. മോശമായ കാര്യം എന്നുള്ളതിനൊക്കെയല്ല ഞാൻ പറയുന്നത്. ഒരാധ്യാത്മിക, ശുദ്ധമായ ഒരു ആധ്യാത്മിക തലത്തിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ്. മനുഷ്യൻ ചെയ്യുന്ന ആരാധനകളും പൂജകളും ഒക്കെ അനാവശ്യമൊന്നും പഠിപ്പിക്കാനല്ല ഞാനിത് പറയുന്നത്. തെറ്റിദ്ധരിക്കരുത്. അല്ലെങ്കിൽ സശരീരനായ ഒരു ഗുരുവിന്റെ അടുത്ത് നിന്ന് ബാഹ്യമായ ആരാധനകൾ പൂജകൾ ചെയ്യുക. ശാസ്ത്രങ്ങളിൽ തന്നെ നിർദ്ദേശിച്ചിട്ടുള്ളതാണ് ഗുരുവിന്റെ പാദസേവനം, ഉച്ചിഷ്ട ഭോജനം തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അതിനെ നിഷേധിക്കുകയല്ല ചെയ്യുന്നു. പക്ഷേ ഗുരുപ്രാപ്തി എന്ന് പറയുന്നത് ഈശ്വരപ്രാപ്തി തന്നെയെന്ന് നമ്മൾ തറപ്പിച്ച് പറയുമ്പോൾ എന്താണ് ആ ഗുരുപ്രാപ്തി എന്നുള്ളത് നമുക്കറിയാമെന്നുള്ളെങ്കിലും നമ്മൾ വിസ്മരിച്ചു പോകുന്നതാണ് എപ്പോഴും. ഗുരുപ്രാപ്തിയെ വിസ്മരിക്കുന്നത് ഗുരുവിനെ കാണുമ്പോഴാണ്. ഗുരുവിനെ അന്വേഷിച്ച് നടക്കുമ്പോൾ പറഞ്ഞല്ലേ, ആധ്യാത്മിക മാർഗത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നവന് നല്ല തീവ്രതയും നല്ല വിരക്തിയും നല്ല ജിജ്ഞാസയും നല്ല കർമ്മശേഷിയും എല്ലാം കാണും. അവൻ ഗുരുവിനെ കണ്ടുകഴിഞ്ഞാൽ തണലത്തിരുന്ന് ഇരിക്കുന്നവൻ അലസനാകുന്നത് പോലെ, വെയിലത്ത് നടക്കുമ്പോൾ നല്ല ഊർജമായിരിക്കും തണലിലെത്താൻ വേണ്ടി. അവനവിടെ ഓടും. ചൂട് കൂടുന്നതിനനുസരിച്ച് അവന്റെ കാലിന്റെ വേഗതയും കൂടും. കാരണം കാല് തറയിൽ ഉറപ്പിച്ചപ്പോഴും അതുകൊണ്ട് തണലത്തെത്തിക്കഴിഞ്ഞാൽ അവൻ അലസനാകും. അതുപോലെ ഗുരുവിന്റെ സാമീപ്യം വരുന്നത് മുതൽ അവൻ വഷളാകാൻ തുടങ്ങും, ചീത്തയാകാൻ തുടങ്ങും. അല്ലെങ്കിൽ സ്വന്തം അനുഭവം വെച്ച് പറയും. എന്താണോ ബാഹ്യമായ ഗുരു സാമീപ്യത്തിൽ അവൻ സംതൃപ്തനാകുന്നു. സാധാരണ ഗുരുവിന്റെ അടുത്തെത്തിക്കഴിഞ്ഞാൽ ശിഷ്യന്മാർ ചെയ്യുന്ന കാര്യം എന്താണ്? ഒന്ന്, ആദ്യം ചെയ്യുന്നത് ഗുരുവിനെ രക്ഷിക്കുക, അതിനുവേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക. രണ്ടാമത് ചെയ്യുന്നത് ഗുരുവിനെ വലുതാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക. ഗുരുവിനെ എങ്ങനെയൊക്കെ രക്ഷിക്കാൻ പറ്റും, അതാണ് ആദ്യം നോക്കുന്നത്. ഇവൻ ധരിക്കുന്നത് തന്റെ രക്ഷയിലാണ് ഇനി ഗുരു പോകേണ്ടത്. കാരണം എന്തായാലും താൻ ഗുരുവിന്റെ അടുത്തത്, ഇനി ഗുരുവിനെ രക്ഷിക്കുന്നതാണ് തന്റെ ജോലി. ഗുരുവിനെ ആരും കല്ലെറിയാതെയും ഗുരുവിനെ ആരും ചീത്ത പറയാതെയൊക്കെ സംരക്ഷിക്കുക. അങ്ങനെ ഗുരുവിന് വേണ്ട സംരക്ഷണ കവചങ്ങളൊക്കെ തീർത്ത് ഗുരുവിന്റെ അടുത്ത് കഴിയും, ഗുരുവിന്റെ രക്ഷകനായിട്ട്. അല്ലെങ്കിൽ ഗുരുവിനെ വളർത്താൻ നോക്കും, ഗുരുവിനെ വലുതാക്കാൻ വേണ്ടിയിട്ട് അശ്രാന്ത പരിശ്രമം നടത്തും. എന്തിനാ? ഗുരുവിനെ മഹത്വപ്പെടുത്താൻ. ഗുരു സ്വന്തം മഹത്വത്തിലാണ് നിൽക്കുന്നതെന്നുള്ളത് തിരിച്ചറിയാതെ വിഡ്ഢികൾ അത് ചെയ്യും. ഓ, ഈ സ്വാമി വേറെ ആരെങ്കിലും കുറിച്ചാണ് പറയുന്നത്. ഇതുവരെ ഞാൻ പറഞ്ഞൊക്കെ വേറെ ആരെങ്കിലും കുറിച്ചാണെങ്കിൽ ഇതങ്ങനെയല്ല. പലരും ശ്രമിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗുരുവിനെ മഹത്വപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. ഗുരു സ്വന്തം മഹത്വത്തിലാണ് പ്രകാശിക്കുന്നതെന്ന് തിരിച്ചറിയാൻ വയ്യാതെ. അപ്പൊ അവനെ സംബന്ധിച്ചോളം ഗുരുപ്രാപ്തി എന്ന് പറയുന്നത് എന്താണ്? ബാഹ്യമാണ്. അവൻ ബാഹ്യ ഉപചാരങ്ങളിലൂടെയാണ് ഗുരുവിനെ സമീപിച്ചിരിക്കുന്നത്. ഇതുപോലൊരു വിഷയം നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അവനെന്താണ്? അവൻ ഗുരുവിന്റെ സാധാരണ പറയും എന്താണ്? ഗുരുവിന്റെ നികടത്തിൽ വസിക്കുക, ഗുരുവിന്റെ അന്തരത്തിൽ വസിക്കുക, രണ്ടു കാര്യങ്ങൾ പറയും. ശാസ്ത്രങ്ങൾ തന്നെ പറയുന്നതാണ്, ഗുരുവിന്റെ നികടത്തിൽ സമീപത്തിൽ വസിക്കുക, ഗുരുവിന്റെ അന്തരത്തിൽ വസിക്കുക. കാരണം പറയുമല്ലോ അന്തരംഗ ശിഷ്യൻ എന്ന് പറയും. അന്തരംഗ ശിഷ്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ധരിച്ചിരിക്കുന്ന എപ്പോഴും ഗുരുവിന്റെ പിറകിൽ ഒരു കൊടയുമായിട്ട് നടക്കുന്നവനെയാണ്. ഞാൻ പറയുന്ന അതല്ല. അല്ലെങ്കിൽ ഗുരുവിന്റെ അടുത്തിരിക്കാൻ ഇടികൂടുന്നവരെ കുറിച്ചാണ്. അതല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് വെച്ചാൽ ശാസ്ത്രങ്ങൾ പറയുന്നു ഗുരുവിന്റെ അന്തരംഗത്തിൽ വസിക്കുന്ന ശിഷ്യൻ ഗുരുവിന്റെ അന്തരംഗത്തിൽ വസിച്ചാൽ ഗുരു ശിഷ്യന്റെ അന്തരംഗത്തിൽ കാണും. അപ്പൊ അവന് ദൂരെ ഇരുന്നാലും മതി, കുട പിടിക്കണമെന്നില്ല. എന്നോട് ആർക്കും ദേഷ്യം തോന്നരുതേ. പരമാർത്ഥം ചിലവ് പറയേണ്ടി വരും. ഇത് ആധ്യാത്മികമായ സത്യമാണ് പറയുന്നത്. ആർക്കെങ്കിലും ദേഷ്യം തോന്നിയാലും എനിക്കൊരു ചുക്ക് സംഭവിക്കത്തില്ല. അപ്പൊ ആ ഒരു ഗുരുപസക്തി, ഗുരുപ്രാപ്തി ഒരുവന് വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഗുരുവിൽ നിന്ന് ഉപദേശവും നിർദ്ദേശങ്ങളും നേടി ഒരാൾ അനുഷ്ഠാനത്തിൽ നിന്ന് മുതിർന്നു കഴിഞ്ഞാൽ അയാളുടെ യത്നത്തെയാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. പ്രയത്നം, വിശിഷ്ടമായ യത്നം. അങ്ങനെ ചെയ്യുന്നവന് ഫലം 100% ഉണ്ടാകുമെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഫലം ഉണ്ടാകാതിരിക്കത്തില്ല. ഒരാൾ സത്യസന്ധമായി ആത്മാർത്ഥമായി പറയുകയാണ്, ഈ പറയുന്ന രീതിയിലൊക്കെ തന്നെയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്, പക്ഷേ ഫലം എനിക്കുണ്ടായിട്ടില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് പൊളിയാണോ? ഒരിക്കലും അല്ല. ഈ പറയുന്ന രീതിയിൽ തന്നെ ഗുരുവിൻ അവനെ ആന്തരികമായി കണ്ടുകൊണ്ട് ഗുരുവിന്റെ നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരുവന് പ്രയത്നത്തിനനുസരിച്ച് ഫലം ഉണ്ടാകുന്നില്ല എന്ന് അയാൾ പറയുന്നതിന് കഴമ്പുണ്ട്. അതും പൊളിയല്ല. എന്തുകൊണ്ട്? അയാളിൽ ആ വിവേകത്തിന്റെ ഒരു ചെറിയ ന്യൂനതയുണ്ട്. എന്നുവെച്ചാൽ അയാൾ ആഗ്രഹിക്കുന്ന ഫലം ഉണ്ടായില്ല, ഗുരു ആഗ്രഹിച്ച ഫലം ഉണ്ടായി എന്നുള്ളതാണ്. ഇവന് ഇന്ന ഫലം ഉണ്ടാകണമെന്ന് ഗുരു ആഗ്രഹിച്ചെങ്കിൽ, ഗുരു സങ്കല്പിച്ചെങ്കിൽ ആ ഫലം അവന് ഉണ്ടായിരിക്കും. പക്ഷെ ഇവൻ ആഗ്രഹിച്ച ഫലം ഉണ്ടാകത്തില്ല. അതാണ് പലരും പറയുന്നത്, ഞാൻ ഒരുപാട് ധ്യാനിച്ചു പ്രാർത്ഥിച്ചു പക്ഷെ ഫലം കാണുന്നില്ല. ആ പറയുന്നത് അയാൾ ആത്മാർത്ഥമായിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും അയാൾ ഫലം ഉണ്ടായിക്കഴിഞ്ഞു. അയാളുടെ വിവേകത്തിന്റെ ഒരു ചെറിയ ന്യൂനതയുള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മിൽ ഉണ്ടാകുന്ന ഫലങ്ങളെല്ലാം നമ്മൾ അറിയണമെന്നില്ല. നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് പ്രകടമായ പ്രത്യക്ഷമായ ഫലങ്ങളുണ്ടാകാം, അതീന്ദ്രിയമായ ഫലങ്ങളും ഉണ്ടാകാം. ഏതാണെന്ന് അതിന്റെ ഫലമെന്ന് നമ്മുടെ ആഗ്രഹമല്ല നിശ്ചയിക്കുന്നത്, ഗുരുവിന്റെ സങ്കല്പമാണ്. ഗുരുവിന്റെ സങ്കല്പമനുസരിച്ച് നമ്മളിൽ എന്തൊക്കെയോ പരിവർത്തനങ്ങൾ നടന്നിരിക്കുന്നു, നമ്മൾ അറിയുന്നില്ല എന്നേ ഉള്ളൂ. ഒരിക്കലും ഒരു ഗുരുപ്രാപ്തിയും അതിനെ തുടർന്നുള്ള അനുഷ്ഠാനങ്ങളും ഫലത്തെ ചെയ്യാതിരിക്കത്തില്ല. അങ്ങനെ പരിശ്രമിക്കുന്നവൻ ഒരിക്കലും നിരാശപ്പെടേണ്ട കാര്യമില്ല. അല്പജ്ഞനായിരിക്കുന്ന ഈ ജീവന് തന്നെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും വെളിപ്പെടണമെന്നില്ല. അനേക ജന്മങ്ങളുടെ നമ്മുടെ സംസ്കാരത്തിന്റെ ക്ഷയം, പാപശാന്തി, ഇത്തരം കാര്യങ്ങളൊന്നും നമ്മുടെ ഈ അല്പബുദ്ധി കൊണ്ട് ഗ്രഹിക്കണമെന്നില്ല. അത് ഗുരു അറിയും. അപ്പോൾ ഒരാൾ നിരാശപ്പെട്ടിട്ട് ഓ ഈ ഗുരു ശരിയല്ല, വേറെ ഗുരുവിനെ നോക്കാം, കാരണം ഇത്രയും ഒക്കെ ചെയ്തിട്ട് എനിക്ക് കാര്യമായ ഇതൊന്നും ഉണ്ടായില്ല, വേറൊരു ഗുരുവിന്റെ അടുത്ത് പോയി ഇനി വേറൊന്നും ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് കുറച്ചുകൂടി മുമ്പോട്ട് പോകാൻ പറ്റും എന്ന് പറഞ്ഞ് സൂപ്പർ മാർക്കറ്റിൽ കയറി സാധനം വാങ്ങുന്ന പോലെ ഒരിടത്തു നിന്ന് മാറി വേറെടുത്ത് പോയി ഗുരുക്കന്മാരെ മാറി എടുത്തുകൊണ്ടൊന്നും ഈ പ്രശ്നത്തിന് പരിഹാരമാകത്തില്ല. പ്രയത്നം അതിൻ്റെതായ ഫലം തീർച്ചയായും ഉണ്ടാക്കും. അത് വിശിഷ്ടമായൊരു പ്രയത്നമാണെങ്കിൽ അതാണ് ഇവിടെ ആദ്യത്തെ പാദത്തിൽ പറയുന്നത്. എന്താണ്? യത്തന്തഹ പ്രയത്നം കുറുവന്തഹ യോഗിനശ്ച സമാഹിത ചിത്താഹ. അവരാണ് യോഗികളെന്ന് പറയുന്നത്, ഏകാഗ്ര ചിത്തന്മാരെന്ന് പറയുന്നു. ഈ ഏകാഗ്ര ചിത്തം എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്? സാധാരണഗതി നമ്മൾ മനസ്സിലാക്കുന്നത് സമാധിയിരിക്കുന്നവനെന്നാണ്. അതിനങ്ങനെ ഒരർത്ഥമുണ്ട് യോഗാനുഷ്ഠാനത്തിന്റെ സന്ദർഭത്തിൽ. പക്ഷെ സമാഹിത ചിത്തത എന്ന് പറയുന്നത് അത് മാത്രമല്ല. മനസ്സിങ്ങനെ കല്ലുപോലെ ഇരിക്കുക, അല്ലെങ്കിൽ ഉറക്കം പോലെ ഇരിക്കുക, അല്ലെങ്കിൽ സമാധിയിലിരിക്കുക എന്നുള്ള അർത്ഥം മാത്രമല്ല. സമാഹിത ചിത്തത എന്ന് പറഞ്ഞാൽ മനസ്സിന് വിക്ഷേപങ്ങൾ ഉണ്ടാകാതിരിക്കുന്ന അവസ്ഥ, അല്ലാതെ എപ്പോഴും മനസ്സിനെ നിർവികൽപ്പ സമാധിയിൽ വയ്ക്കുക എന്നുള്ള ഒരർത്ഥം മാത്രമല്ല ഉള്ളത്. ഒരു സാധകന്റെ മനസ്സ് സമാഹിതമായിരിക്കണമെന്ന് പല ഭാഗങ്ങളിലും പറയും. എങ്ങനെ അത് സമാഹിതമാകും? അവന്റെ സാധനയിലും അവന്റെ ഫലത്തിലും ഉള്ള വ്യക്തത ആണ് ഒരു മനസ്സിനെ സമാഹിതമാക്കുന്നത്. താൻ എന്താണ് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള വ്യക്തത, തെളിമ അവന്റെ മനസ്സിലുണ്ടെങ്കിൽ ആ മനസ്സ് സമാഹിതമാണ്. അവന്റെ മനസ്സിൽ പിന്നെ വികല്പങ്ങൾ ഉണ്ടാകുന്നില്ല. വികല്പം എന്ന് വെച്ചാൽ സംശയം. അവന്റെ മനസ്സിൽ വിക്ഷേപങ്ങൾ ഉണ്ടാകുന്നില്ല. ഇതാണോ ഞാൻ ചെയ്യേണ്ടത്, അതേ ഇനി മറ്റെന്തെങ്കിലുമാണോ? ആ രീതിയിൽ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നില്ല. അപ്പൊ അവന്റെ മനസ്സിനൊരു തെളിച്ചം വരുന്നു, ഞാൻ ഇന്നതാണ് ചെയ്യേണ്ടത്, എന്റെ ജപം ഇന്നതാണ്, എന്റെ ധ്യാനം ഇന്നതാണ്, എന്റെ കർമ്മം ഇന്നതാണ്, എന്റെ ശ്രവണം ഇന്നതാണ് എന്ന രീതിയിൽ അവനൊരു വ്യക്തത വരുന്നു. അത് സമാഹിതജത്തിനാണ്. മനസ്സ് സ്തംഭിച്ചിരിക്കുന്ന അവസ്ഥയല്ല, മനസ്സവിടെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു, പക്ഷെ അവൻ സമാഹിതനാണ് എന്ന് പറഞ്ഞാൽ അവന് ചിത്തഭ്രംശം വരുന്നില്ല. അതുകൊണ്ടുണ്ടാകുന്ന മാർഗഭ്രംശം അവന് സംഭവിക്കുന്നില്ല. അപ്പം അവൻ അവന്റെ മാർഗത്തിൽ ഉണർന്നിരുന്ന് പ്രവർത്തിച്ചാലും അവൻ സമാഹിത ചിത്തൻ തന്നെ. അത് കർമ്മത്തിന്റെ അനുഷ്ഠാനത്തിലാകട്ടെ അല്ലെങ്കിൽ ഏകാന്തമായ അഭ്യാസങ്ങളിലാകട്ടെ, അവൻ ഉണർന്നിരുന്നാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അവന്റെ മാർഗത്തെക്കുറിച്ച് സംശയലേശം ഇല്ലാതെ അവന്റെ നിഷ്ഠയിൽ അവൻ ഉറക്കുകയാണെങ്കിൽ, അവൻ നിഷ്ഠാവാനാണെങ്കിൽ അവൻ സമാഹിത ചിത്തനാണ്. അവന് അവശ്യമായും ഫലമുണ്ടാകും. ഉണ്ടാകാതിരിക്കുന്നതിനുള്ള കാരണങ്ങൾ പലത് പറഞ്ഞു. പ്രധാനമായി ഒന്ന് പറഞ്ഞത്, വിവേകം കൂടാതെ പ്രവർത്തിക്കുക. മറിച്ച് വിവേകത്തോടുകൂടി പ്രവർത്തിക്കുകയാണെങ്കിൽ അവൻ സമാഹിത ചിത്തനാണ്. മനസ്സിനെ സ്തംഭിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് സമാഹിത ചിത്തനാണ്. അങ്ങനെ നിൽക്കുന്നവന് സമാഹിത ചിത്താഹ എന്നും പ്രകൃതമാത്മാനം പശ്യന്തി. ഇവിടെ ഭഗവാൻ ചർച്ച ചെയ്യുന്ന ആത്മാവിനെ കുറിച്ചാണ്. അവന് ആത്മദർശനം ഉണ്ടാകുന്നു. സമാഹിത ചിത്തനായി മുന്നോട്ട് പോകുന്നവൻ ഗുരു നിർദ്ദേശിക്കുന്ന മാർഗത്തിൽ പൂർണമായ ഗുരുഭക്തിയോടുകൂടി മുന്നോട്ട് പോകുന്നു. ഗുരുവിൽ സമർപ്പിതമായ ചേതസ്സോടുകൂടി മുന്നോട്ട് പോകുന്നു. ഈശ്വരനെയും ഗുരുവിനെയും ഒന്നായി കാണുന്നു. ഈശ്വരന്റെ നിയമം തന്നെയാണ് ഗുരുവിന്റെ നിയമമെന്ന് വിവേകപൂർവ്വം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുന്നു. അവന് ഈ ആത്മദർശനം സാധ്യമാകുന്നു എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അയം അഹമസ്മി ഇത്യുപലബന്ധേ ആത്മനി സ്വസ്യാം ബുദ്ധൌ അവസ്ഥിതം. അവിടെ തത്വത്തെ പറയുന്നു. മാർഗത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം ലക്ഷ്യത്തെക്കുറിച്ച് പറയുന്നു. എവിടെയാണ് അവൻ സാക്ഷാത്കരിക്കുന്നത്? അത് അദ്വൈത മതമനുസരിച്ച് പറയുന്നു. തന്റെ തന്നെ അന്ധകരണത്തിൽ തന്നെ അവിടെ അവൻ സ്വസ്യാം ബുദ്ധു ഉപസ്ഥിതം. അന്വേഷിക്കുന്നവൻ തന്നെ, അന്വേഷിക്കുന്നവനിൽ തന്നെ ആ പരമാർത്ഥത്തെ അറിയുന്നു എന്നാണ്. ഏത് രൂപത്തിൽ അറിയുന്നു? അയം അഹമസ്മി ഇത്യുപലബന്ധേ അറിയുന്നു എന്ന് പറയുമ്പോൾ നമ്മളത് ഓർത്തോണം. ഭാഷകളുണ്ട്, ഇങ്ങനെയൊക്കെ പറയാൻ പറ്റും. ഭാഷയ്ക്ക് വെളിപ്പെടുത്തുന്നതിന് ഒരു പരിമിതിയുണ്ട്. നമ്മളത് വിശദീകരണങ്ങളിലൂടെ വെളിപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. എന്നാലും ആ പരിമിതികളെ അംഗീകരിച്ചുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്, അറിയാൻ വയ്യാത്തതുകൊണ്ടാണ്. ഭഗവാൻ പറയുന്നു അത് തന്നെ. ഭഗവാൻ വേദന്തഹ മൂന്നക്ഷരത്തിൽ പറഞ്ഞത് നമുക്ക് അനേകം അക്ഷരങ്ങളിലൂടെ പറയേണ്ടി വരുന്നു. ഭഗവാൻ അത് ബോധിച്ചിട്ടാ പറയുന്നത് എന്താണ്? ഇത് വാക്കുകൊണ്ട് വെളിപ്പെടുത്താവുന്നുള്ളതല്ല. നമ്മളത് പറയുന്നതും കേൾക്കുന്നതും അത് ബോധിച്ചിട്ട് തന്നെയായിരിക്കുന്നു. എന്താണിത്? വാക്കുകൊണ്ട് വെളിപ്പെടുത്താവുന്നുള്ളതല്ല. പക്ഷെ ഇതെല്ലാം വേറൊരു ഉപായമില്ല. മനനം അല്ലാതെ മറ്റൊരു മാർഗമില്ല. അതുകൊണ്ട് നമ്മൾ അതിനെ തന്നെ പിന്തുടരുന്നു. ശബ്ദത്തിന്റെ ഒരു വിശേഷതയെക്കുറിച്ച് പറഞ്ഞു വരുന്നത് എന്താണ്? ചെറിയൊരു ശബ്ദത്തിന് തന്നെ അതിവിപുലമായ ഒരാശയപ്രപഞ്ചത്തെ ഉൾക്കൊള്ളുന്നതിനുള്ള ശേഷിയുണ്ട്. എന്നുവെച്ചാൽ അതിവിപുലമായ അറിവിനെ അന്തർഭവിപ്പിക്കാൻ ശബ്ദത്തിനൊരു ശേഷിയുണ്ട്. അതുകൊണ്ടാണ് ശബ്ദത്തിന് നാദബ്രഹ്മെന്ന് പറയുന്നത്. പരമാത്മാവിന്റെ ഏറ്റവും സമീപസ്ഥമായ അഭിവ്യക്തിയാണ് ശബ്ദം. നമ്മളീ കാണുന്ന ഈ സ്ഥൂലമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തെ, ഇതിന്റെ എല്ലാം പ്രകടഭാവത്തിന് മുമ്പ് തന്നെ ആദിമമായി പ്രകടമായതാണ് ശബ്ദം. അതിന്റെ പരിണാമമാണ് ഈ കാണുന്ന സർവവും. ഇതെല്ലാം അതിൽ നിന്നാണ് ഉണ്ടായത്, ഇതെല്ലാം അതിൽ തന്നെയാണ് വിലയിക്കുന്നത്, ശബ്ദബ്രഹ്മത്തിൽ നിന്ന്. അതുകൊണ്ടാണ് ശബ്ദത്തിന് ആധ്യാത്മശാസ്ത്രത്തിൽ പ്രാധാന്യം വരുന്നത്. ശ്രവണവും മനനവും എല്ലാം ഈ ശബ്ദത്തെ ആശ്രയിച്ചിട്ടാണ്. അതുകൊണ്ടാണ് വേദം അതിനെ വെളിപ്പെടുത്താൻ ശ്രമിക്കുന്നത്. വേദത്തിനും അറിയാതിന്റെ പരിമിതി, പക്ഷെ എന്നാലും അതല്ലാതെ ജീവന് വേറൊരു ഉപായമില്ല. നേരത്തെ കഴിഞ്ഞ ശ്ലോകത്തിനും ഭാഷ്യകാരൻ പറഞ്ഞു, പ്രമാണജനിതം. പ്രമാണം എന്ന് പറഞ്ഞാൽ ശബ്ദമാണ്. ശബ്ദത്തിന് പ്രമാണരാജൻ എന്ന് പറയും. മുഖ്യമായ അല്ലെങ്കിൽ അന്തിമമായ ഉപായം ശബ്ദമാണ്. എന്ത് സാധന അനുഷ്ഠിച്ചാലും ശരി, ശബ്ദത്തെ ആശ്രയിച്ചേ സാധ്യമാകും. ശബ്ദത്തെ ആശ്രയിക്കാതെ സാധനയില്ല. ഏത് തരത്തിലുള്ള ദീക്ഷകളായാലും ശരി, ശബ്ദത്തെ ആശ്രയിച്ചത് സാധ്യമാകും. ഒന്നുകിൽ അത് സ്ഥൂലമായ ശബ്ദത്തെ ആശ്രയിക്കുന്നു, അല്ലെങ്കിൽ സൂക്ഷ്മമായ ആന്തരികമായ ശബ്ദങ്ങളെ ആശ്രയിക്കുന്നു. അതുകൊണ്ട് ശബ്ദത്തിന്റെ ആ പ്രാധാന്യം അത് നമുക്ക് ഒരിക്കലും കുറച്ച് കാണാൻ പറ്റത്തില്ല. ആ ശബ്ദബ്രഹ്മാതിവർത്തതെ നേരത്തെ പറഞ്ഞു ഭഗവാൻ തന്നെ. ആ ശബ്ദബ്രഹ്മത്തെ അതിവർത്തിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ശബ്ദബ്രഹ്മത്തെ അതിവർത്തിക്കണമെങ്കിലും ഉപായ ശബ്ദം തന്നെ. അതാണ് ശബ്ദബ്രഹ്മത്തെ അതിവർത്തിക്കണമെന്ന് പറയുന്നത് സത്യമാണ്. പക്ഷെ അതിന്റെ ഉപായം എന്താ? ശബ്ദം തന്നെ. അതുകൊണ്ട് ഭഗവാൻ മൂന്ന് അക്ഷരത്തിലൂടെ പറയുന്ന കാര്യം നമുക്ക് മനസ്സിലാകണമെങ്കിൽ അനേക ശബ്ദങ്ങളിലൂടെ അത് നമ്മുടെ ഉള്ളിൽ പതിയത്തുള്ളൂ. അതാണ് ശ്രുതി തന്നെ പറയും. എന്താണ് സർവവേദവും ഈ ശബ്ദരാശി മുഴുവൻ ഏകാക്ഷരമാണ്. ഏകാക്ഷരമായ പ്രണവമാണെന്ന് പറയും. ആ ശബ്ദശക്തിയെക്കുറിച്ചൊക്കെ നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ആ ശബ്ദത്തിലൂടെ നമ്മൾ അർത്ഥത്തെ ഗ്രഹിക്കുമ്പോൾ അനൽപമായ ശബ്ദത്തെ നമുക്ക് ആശ്രയിക്കേണ്ടി വരും. അതാണ് സത്സംഗത്തിലും ശ്രവണത്തിലും മനനത്തിലും എല്ലാം സംഭവിക്കുന്നത്. അതുകൊണ്ട് അതൊരിക്കലും ഒരു പോരായ്മയാണെന്ന് ചിന്തിക്കരുത്. സാധക അവസ്ഥയിൽ അതൊരു പോരായ്മ ആയി വരുന്ന ഒരവസ്ഥയുണ്ട്. അത് ആവശ്യമില്ലാതെ വരുന്ന അവസ്ഥ പോരായ്മയല്ല, ഇതിനെ ആശ്രയിക്കേണ്ട കാര്യമില്ല. തുടക്കത്തിൽ തന്നെ സിദ്ധനായ പിന്നെ ഇതൊന്നും ആവശ്യമില്ലാതെ സിദ്ധനാകുന്ന ഒടുവിൽ മതി, ലാസ്റ്റിൽ അതുവരെ ഇതിനേക്ക് ആശ്രയിക്കേണ്ടി വരും. അതെന്താ പറയുന്നത്? കാരണം പറഞ്ഞല്ലോ, ഏത് യത്നവും പ്രയത്നവും വിവേകപൂർവകമായി. ആ വിവേകം നമുക്ക് കിട്ടുന്നത് ശബ്ദത്തെ ആശ്രയിച്ചിട്ടാണ്. അതുകൊണ്ട് അതിന് പ്രാധാന്യമുണ്ട്. ഇല്ലെങ്കിൽ ഭഗവാൻ തന്നെ എന്താണ്, ഒരു വാക്ക് പറഞ്ഞാൽ പോരെ, ദക്ഷിണാമൂർത്തി ഉപദേശിച്ചതുപോലെ ഉപദേശിച്ചാൽ പോരെ. മൗനത്തിന് പോലും ഭാഷയുണ്ട്. അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഒരു ഭാഷ ഉപയോഗിച്ചാൽ പോരെ, അത് പോരാ. ഭഗവാന് പോലും അത് പോരാതെ വന്നിരിക്കുന്നു. അതുകൊണ്ടാണ് 700 ശ്ലോകങ്ങളിൽ ഇത് വിശദീകരിച്ചത്. ഭഗവാൻ 700 ശ്ലോകത്തെ ആശ്രയിച്ചെങ്കിൽ നമ്മൾ എത്ര ശ്ലോകത്തെ ആശ്രയിക്കേണ്ടി വരും? അതുകൊണ്ട് ആ വിവേകത്തെ നമ്മൾ ആർജിക്കുന്നു എല്ലാ ഉപായങ്ങളിലൂടെയും. ശ്രീ ഗുരു ഉപദേശം പോരെ, ബാക്കിയുള്ളതിൻ്റെയൊക്കെ ആവശ്യം എന്താണ്? എന്ന് ചിലർ ചോദിക്കും. സൗകര്യപൂർവ്വം ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഗുരുവാണ് ഉപദേശിക്കുന്നത് എന്താണ്? നീ ശബ്ദത്തെ ആശ്രയിക്കണം. ആ ഉപദേശത്തെ സ്വീകരിക്കത്തില്ല. ആ ഉപദേശത്തിൽ അതെന്റെ ഗുരുവല്ല. എനിക്ക് സൗകര്യമുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നാണ് എന്റെ ഗുരു. അങ്ങനെ ഗുരുവിനെ തന്നെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മാറ്റിയെടുക്കും. എന്ന് പറഞ്ഞാൽ നമുക്ക് മന്ത്രം ഉപദേശിച്ചു തരുന്ന ഗുരു, അല്ലെങ്കിൽ എന്തെങ്കിലും മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന ഗുരു, ആ ഗുരു തന്നെ നമുക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ അനുസരിക്കത്തില്ല. മന്ത്രം ഗുരുവിൽ നിന്ന് സ്വീകരിക്കും. ഗുരു പറയാണ്, കൃത്യം രാവിലെ 5 മണിക്ക് എണീറ്റ് സഹസ്രനാമം ചൊല്ലണമെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ സൗകര്യം പോലെ ചെയ്യത്തുള്ളൂ. അവിടെ നമുക്ക് ഗുരുവിനെ തൽക്കാലം മാറ്റി വയ്ക്കും. ഗുരുഭക്തി ഒട്ടും കുറയാതെ ഗുരു പറഞ്ഞ മന്ത്രം എല്ലാ ദിവസവും ജപിക്കുകയും ചെയ്യും. ഗുരു പറഞ്ഞ കാര്യം നമ്മൾ അനുഷ്ഠിക്കത്തുമില്ല. ഗുരു പറയുന്നു നിങ്ങൾ കൃത്യമായി സത്സംഗത്തിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞാൽ അത് സ്കൂളിൽ സാറ് ഹോംവർക്ക് ചെയ്യാൻ പറയും പോലെയാണ്. ഓർത്താൽ ചെയ്യും, ഇല്ലെങ്കിൽ ചെയ്യത്തില്ല. സൗകര്യം ഉണ്ടെങ്കിൽ ചെയ്യും, ഇല്ലെങ്കിൽ ചെയ്യത്തില്ല. ചെയ്താൽ തന്നെ സൗകര്യം ഉണ്ടെങ്കിൽ കോപ്പി അടിക്കും. അങ്ങനെ അതിന് പല ഉപായങ്ങളുണ്ട് അതിനെ സ്വീകരിക്കാനും ഒഴിവാക്കാനും. അതിലേത് ഉപായമാണ് തൽക്കാലം പറ്റിയതെന്ന് നമ്മൾ ചിന്തിക്കും. അവിടെയെല്ലാം ശബ്ദത്തിന്റെ പ്രാധാന്യമാണ്. അതിലൂടെ വിവേകത്തെ ആർജിച്ച് ഗുരുവിനെ ഈശ്വരനായി കണ്ട് യത്നിക്കുന്നവന്, അവനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. യോഗി സമാഹിത ചിത്തൻ. ഈ വിഷയത്തെക്കുറിച്ച് വിശദീകരിക്കാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഞാനിത് പറഞ്ഞുകൊണ്ടിരുന്ന നിങ്ങൾക്ക് വേറെ പണിയുണ്ട്, എനിക്കും വേറെ പണിയുണ്ട്. അതുകൊണ്ട് നമുക്ക് തൽക്കാലം ഇത് അവസാനിപ്പിക്കാം. അവൻ ആ പരമാത്മാവിനെ ദർശിക്കുന്നു എന്നാണ്. യതന്തോ യോഗിനശ്ചൈനം പശ്യന്ത്യാത്മന്യവസ്ഥിതം യതന്തോപ്യകൃതാത്മാനോ നൈനം പശ്യന്ത്യചേതസാ യദാദിത്യഗതം തേജോ ജഗദ്ഭാസയതേഖിലം യച്ഛന്ദ്രമസി യച്ഛാഗ്നൌ തത്തേജോ വിദ്ധി മാമകം ഗാം ആവിശ്യജ ഭൂതാനി ഹരയാമ്യഹമോജസാ പുഷ്ണാമി ചൗഷധി സർവാ സോമോ ഭൂത്വാരസാത്മക അഹം വൈശ്വാനരോ ഭൂത്വാ പ്രാണിനാം ദേഹമാശ്രിത പ്രാണാപാനസമായുക്ത പചാമ്യന്നം ചതുർവിധം സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ മത്തസ്മൃതിർജ്ഞാനമപോഹനം ച വേദൈശ്ച സർവൈരഹമേവ വേദ്യോ വേദാന്തകൃത് വേദ വിദേവ ചാഹം. ദ്വാവിമൗ പുരുഷൗ ലോകേ ക്ഷരച്ഛാക്ഷര ഏവ ച ക്ഷര സർവാണി ഭൂതാനി കൂടസ്ഥോക്ഷര ഉച്യതേ ഉത്തമ പുരുഷസ്തന്യ പരമാത്മേത്യുദാഹൃത യോ ലോകത്രയം ആവിശ്യ വിഭർത്തം വ്യയ ഈശ്വര യസ്മാത് ക്ഷരം അതീതോഹം അക്ഷരാദപി ചോത്തമ അതോസ്മി ലോകേ വേദേ ച പ്രഥിത പുരുഷോത്തമ യോ മാം ഏവമസംമൂഢോ ജാനാതി പുരുഷോത്തമം സ സർവവിദ് ഭജതി മാം സർവഭാവേന ഭാരത ഇതി ഗുഹ്യതമം ശാസ്ത്രം ഇദം ഉക്തം മയാ നഖ ഏതത് ബുദ്ധ്വാ ബുദ്ധിമാൻ സ്യാത് കൃതകൃത്യശ്ച ഭാരത. പൂർണമുദ്ധരി പൂർണമേവശിഷ്യതി ഓം ശാന്തി ശാന്തി ശാന്തി ഓം ശ്രീ